അനാദിത്വാ നിർഗുണത്വാ പരമാത്മായം അമ്പേയഹ ശരീരസ്ഥോപി കൗന്തേയ ന കരോതി ന ദിപ്യതി. യോഗസ്യ ആത്മനഃ സർവദേഹാത്മത്വ തദ്ദോഷ സംബന്ധി പ്രാപ്തി ഇതമുച്ചതി. ആത്മാവ് യോഗമാണ് എന്ന് കരുതിയാൽ അനേക ശരീരങ്ങളിൽ ഒരു ആത്മാവാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാണ് സർവദേഹാത്മത്വ. സർവദേഹങ്ങളും ആത്മാവ് ഒന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദോഷ സംബന്ധി പ്രാപ്തി വരുന്ന ഒരു ദോഷം എന്താണോ, ഓരോരോ ശരീരങ്ങളിലുമുള്ള ദോഷങ്ങൾ ആത്മാവിനെ ബാധിക്കും. ഇതമുച്ചതി, അതിന് പരിഹാരമായിട്ടാണ് പറയുന്നത്. അപ്പോ ആത്മാവിനെ ഏകമാണ് എന്ന് സ്വീകരിക്കുന്നവർക്കെല്ലാം ഈ ഒരു ദോഷത്തിന് സമാനം പറയേണ്ടി വരും. ഏകമാണെങ്കിൽ എന്തുകൊണ്ട് ഒരാളുടെ സുഖം മറ്റൊരാൾക്ക് അനുഭവപ്പെടുന്നില്ല, ഒരാളുടെ ദുഃഖം മറ്റൊരാൾക്ക് അനുഭവപ്പെടുന്നില്ല? ആത്മാവ് ഏകമാണല്ലോ. ഇത്തരം പല ദോഷങ്ങൾ വരും, ഇതിനെല്ലാം സമാനം പറയുന്നു അനാദിത്വം. അനാദിർഭാവു അനാദിത്വം, അനാദിത്വം അനാദിയുടെ ഭാവം, അനാദിയായിരിക്കുക എന്ന അവസ്ഥ, അതാണ് അനാദിത്വം. ആദി എന്ന് പറഞ്ഞാലോ കാരണം, തദ്ദേശ്യ നാസ്തി തത് അനാദി. അനാദി ശബ്ദത്തിന്റെ അർത്ഥം പറയുകയാണ്, ആദി എന്ന് പറഞ്ഞാൽ കാരണം, അതില്ലാത്തത് തത്, ആ കാരണം ഇല്ലാത്തതേതോ അത് അനാദി. കാരണമില്ലാത്തതെന്നർത്ഥം. ആത്മാവിന് കാരണമില്ല, പ്രപഞ്ചത്തിന് കാരണമുണ്ട്, പരമാത്മാവാണ് കാരണം. കാരണത്തെ കൂടാതെ പ്രപഞ്ചത്തിന് ഉണ്ടാകാൻ കഴിയില്ല, നിലനിൽക്കാൻ കഴിയത്തില്ല. പക്ഷെ പരമാത്മാവിന് കാരണം ആവശ്യമില്ല, അത് സ്വതസിദ്ധമാണ്. സ്വതസിദ്ധമായിരിക്കുന്നു എന്നതിന് കാരണമില്ല, അതുകൊണ്ട് അതിന് അനാദി എന്ന് പറയുന്നു. യദ്ധി ആദിമത് തത് സ്വേനാത്മനാം വേദി എന്തു അനാദിത്വ നിരവയവേദി കൃത്വ എന്ന വേദി. അനാദിയായി പരമാത്മാവിനെ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു, അതാണ് തത്വം. അതുകൊണ്ട് മറ്റൊരു ഗുണമുണ്ട്, എന്താണ്? വേദി ആദിമ ആദിയുള്ളതെല്ലാം സ്വേന ആത്മനാ വേദി, സ്വയം അത് നശിക്കുന്നു, ഉണ്ടായതെല്ലാം നശിക്കുന്നു എന്നുള്ള തത്വം അനുസരിച്ച്. അയന്തു ഈ ആത്മാവാണെങ്കിലോ അനാദിത്വ അനാദിയാണ്, അനാദിയില്ല. ആദിയുള്ളത് മറ്റൊന്നിൽ നിന്നുണ്ടായതായിരിക്കും, ഉണ്ടാകുന്ന വസ്തുക്കളിൽ ഭാഗങ്ങളുണ്ടായിരിക്കും, അവയവമുണ്ടായിരിക്കും. പരമാത്മാവ് അനാദിയാണ്, അതുകൊണ്ട് അതിന് അവയവങ്ങളില്ല. നിരവേദി കൃത്വ, അത് നിരവയവം ആയതുകൊണ്ട് നവേദി നശിക്കുന്നില്ല. ഇതെല്ലാം യുക്തികളാണ്, എന്തുകൊണ്ട് പരമാത്മാവ് നശിക്കുന്നില്ല. കാര്യപ്രപഞ്ചം നശിച്ചു പോകുന്നു, പരമാത്മാവ് എന്തുകൊണ്ട് നശിക്കുന്നില്ല? അതുപോലെ തഥാ നിർഗുണത്വ, പരമാത്മാവ് നിർഗുണനുമാണ്. എന്തുകൊണ്ട് അതിനെ നിർഗുണനായി സ്വീകരിക്കുന്നു? സഗുണോ ഹി ഗുണം വേയാദ്വേദി. സഗുണം, അതായത് ഗുണമുള്ള വസ്തുക്കളെല്ലാം ആ ഗുണത്തിന്റെ നാശം കൊണ്ട് ആ വസ്തു നശിക്കും. ഭൗതികമായ വസ്തുക്കൾ, അതിന് ഗുണങ്ങളുണ്ട്. ഗുണം എന്ന് പറഞ്ഞാൽ വസ്തുവിൽ പ്രകടമായിരിക്കുന്നതെല്ലാം അതിന്റെ ഗുണങ്ങളാണ്. വാസ്തവത്തിൽ വസ്തുക്കളിൽ നമ്മൾ ഗുണത്തെ കാണുന്നുള്ളൂ, ഗുണിയെ കാണുന്നില്ല. ഗുണമിരിക്കുന്ന ധർമ്മിയെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഗുണത്തെ കാണുന്നുള്ളൂ. അതിന്റെ രൂപം, ആകൃതി, നിറം, മണം, രുചി, ഘനം തുടങ്ങിയ സർവ്വ അതിന്റെ ഗുണങ്ങളാണ്. അങ്ങനെയുള്ള വസ്തുക്കളിൽ ഗുണം വേയാ വേദി, ആ ഗുണത്തിന് നാശം വന്നു കഴിഞ്ഞാൽ വസ്തു നശിക്കുന്നു. ഗുണങ്ങൾ നശിച്ച് വസ്തു നശിക്കുന്നു. വസ്തുവിന്റെ നാശമെന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് തന്നെ ഗുണനാശമാണ്. ഗുണനാശം കൊണ്ട് വസ്തു ഇല്ലാതായി പോകുന്നു. അയം തു നിർഗുണത്വം എന്ന വേദീതി പരമാത്മാ അയമവ്യഹ. നിർഗുണമാണ്, ഗുണരഹിതമാണ്. ഗുണരഹിതം എന്ന് പറയുമ്പോൾ ഗുണമുള്ള ഒരു വസ്തുവിനെ നമുക്ക് കൽപ്പിക്കാൻ കഴിയും, ചിന്തയ്ക്ക് വിഷയമാക്കാൻ കഴിയും. പിന്നെ എന്തെങ്കിലും ഒരു ഗുണം വേണം, ഒന്നുകിൽ രൂപം വേണം, ആകൃതി വേണം, നിറം വേണം, എന്തെങ്കിലും ഒരു ഗുണം വേണം. പരമാത്മാവ് ഗുണരഹിതമാണ്, ഗുണരഹിതമായ ഒന്നും നശിക്കാൻ നിമിത്തങ്ങളൊന്നുമില്ല. ഗുണനാശം കൊണ്ടുള്ള നാശവന് സംഭവിക്കുന്നില്ല. ഗുണരഹിതമായ ഒന്നിനും മനസ്സുകൊണ്ട് കൽപ്പിക്കാനും കഴിയുന്നില്ല. കാരണം മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം എന്താണ്? ഗുണഗ്രാഹികളാണ്, അതല്ല ഗുണത്തെ ഗ്രഹിക്കുന്നു. ഗുണമെന്നൂടെ പറയുന്നത് സദ്ഗുണം എന്നുള്ള അർത്ഥത്തിലല്ല, വസ്തുവിന്റെ വിശേഷങ്ങൾ ആയി നമ്മൾ കാണുന്നത് അനുഭവിക്കുന്നതാണ് ഗുണങ്ങൾ. ആത്മാവ് ഗുണമില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ, ഗുണമെന്ന് പറയുന്നത് നല്ലതെന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇവിടെ ആ അർത്ഥത്തിലല്ല പറയുന്നു. അതിൻ്റെ വിശേഷത, അതിൻ്റെ വിശേഷണങ്ങൾ, അത്തരം വിശേഷണങ്ങളൊന്നുമില്ല. അദ്വൈതമതമനുസരിച്ചാണ് രാമാനുജാചാര്യനും മറ്റും ആത്മാവിന് ഗുണത്തെ സ്വീകരിക്കുന്നു. ഞാനും മറ്റും ആത്മാവിന്റെ ഗുണങ്ങളാണെന്ന് പറയുന്നു. മറ്റു പല ദാർശനികന്മാരും ആത്മാവിൽ ഗുണങ്ങളെ സ്വീകരിക്കുന്നു, പക്ഷേ ഇവിടെ ആത്മാവ് നിർഗുണമാണെന്നാണ് പറയുന്നത്. നിർഗുണത്വ അത് സാംഖ്യമതമാണ്, അദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്നു. ഇവിടെ ഗീതാകാരനും അതിനെ അംഗീകരിക്കുന്നു, നിർഗുണമാണ്. നവ്യേദീതി അതുകൊണ്ട് നശിക്കുന്നില്ല. പരമാത്മാവ് അമ്പിയഹ, അങ്ങനെ നശിക്കാത്ത ഈ പരമാത്മാവ് അമ്പിയനാണ്. നാസി വയോ വിദ്യതേത്യഭ്യഹ, അതിന് വ്യയം നാശമില്ല, അതുകൊണ്ടത് അമ്പിയനാണ്. ത്രിഗുണങ്ങളും ഇവിടെ ആത്മാവിലില്ല, അതുകൊണ്ടത് നിർഗുണനാണ്. യഥേവ അതഃ ശരീരസ്ഥോപി ശരീരേഷു ആത്മനോപലബ്ധിർ ഭവതീതി ശരീരസ്ഥ. ആത്മാവ് ശരീരസ്ഥനാണെന്ന് പറയുന്നു, ആത്മാവ് ശരീരത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നു. എങ്ങനെയാ? ആത്മാവാണ് സർവത്തിനും ആധാരമായിരിക്കുന്നു. ആത്മാവിനെങ്ങനെ ശരീരം ആധാരമാകും? ശരീരം നശിച്ചു പോകുന്നതാണ്, ആത്മാവ് നിലനിൽക്കുന്നതാണ്. നശിച്ചു പോകുന്ന ഈ ശരീരം എങ്ങനെ ആത്മാവിന് ആധാരമാകും? ആകത്തില്ലെന്നാണ് പറയുന്നു. പിന്നെ ശരീരസ്ഥൻ എന്ന് വെച്ചാൽ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നുകൊണ്ട് പറയുന്നു. ഈ ശരീരത്തിലാണ് ഈ ആത്മാവിന്റെ ഉപലബ്ധി ഉണ്ടാകുന്നത്. സ്വയവും അന്യത്രയും മറ്റൊരു ശരീരത്തെ നോക്കുന്നു. ശരീരത്തിന്റെ വ്യാപാരങ്ങൾ, ഇരിപ്പും നടപ്പും കിടപ്പും എല്ലാം കണ്ടിട്ട് കാണുന്നവൻ പറയുന്ന എന്താണ്? ഈ ശരീരത്തിൽ ആത്മാവുണ്ട്, ജീവനുണ്ട് എന്ന് പറയും. അപ്പൊ ശരീരത്തിലൂടെ ആത്മാവ് പ്രകടമാകുന്നു, അതുകൊണ്ട് ആത്മാവിനെ ശരീരസ്ഥൻ എന്ന് പറയുന്നു. സ്വയവും അങ്ങനെ താൻ ഈ ശരീരത്തെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഈ ശരീരത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ താൻ ശരീരമായിരിക്കുന്നു, അല്ലെങ്കിൽ തന്റെ ശരീരമാണ് ഈ തരത്തിൽ ജീവൻ ഈ ശരീരത്തിൽ തന്റെ സാന്നിധ്യത്തെ സ്വയം അനുഭവിക്കുന്നു. അങ്ങനെ ജീവസാന്നിധ്യം ശരീരത്തിൽ മാത്രമേ അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. അതാണ് ശരീരേഷു ആത്മനോപലബ്ധിർഭവതി. ശരീരങ്ങളിൽ ഈ ആത്മാവിന്റെ ഉപലബ്ധി അനുഭവം ഉണ്ടാകുന്നു. അതുകൊണ്ട് ശരീരസ്ഥ ഉച്ചതി ആത്മാവിന് ശരീരസ്ഥൻ എന്ന് പറയുന്നു. ഇങ്ങനെയാണെങ്കിലും തഥാപി ന കരോതി കർമ്മ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി നലിപ്യതി. അതുകൊണ്ട് ഈ ശരീരത്തിലുള്ള ദോഷങ്ങളൊന്നും സംഭവിക്കുന്നില്ല. നലിപ്യതേ തദകർണാദേവ തദ്ഫലേന നലിപ്യതേ. കർമ്മം ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ കർമ്മഫലവുമായിട്ട് അതിന് ബന്ധമില്ല. കർമ്മഫലവുമായി ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ന കരോതി ന ലിപ്യതേ, ചെയ്യുന്നില്ല പരമാർത്ഥത്തിൽ. ശരീരത്തിൽ കേവലം ഈ ആത്മസാന്നിധ്യം അനുഭവിക്കുന്നതേ ഉള്ളൂ. അതിൽ കവിഞ്ഞു ഈ ആത്മാവിന് ശരീരവുമായി നിത്യമായ ബന്ധമൊന്നുമില്ല. നശിച്ചു പോകുന്ന ഒരു വസ്തുവുമായിട്ട് ആത്മാവിന് നിത്യബന്ധം വയ്ക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ ചേഷ്ടകൾ, കർമ്മം എന്ന് പറയുന്നത് ചേഷ്ട, ചേഷ്ട എന്ന് പറയുന്നത് പ്രവൃത്തി. പ്രവൃത്തി എവിടെ അനുഭവപ്പെടുന്നു? സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടതെല്ലാം ശരീരധർമ്മമാണ്, അല്ലാതെ സ്വധർമ്മമല്ല, ആത്മധർമ്മമല്ല. അതാണ് കരോതി കർമ്മ. മനസ്സിന്റെ വ്യാപാരങ്ങൾ, പ്രവർത്തനങ്ങൾ അനുഭവപ്പെടുന്നു. മനസ്സ് പ്രവർത്തിക്കും. മനസ്സ് ശരീരമാണ്, ഈ ശരീരത്തിന്റെ ഭാഗമാണ്. അതെല്ലാം അവിടെ സംഭവിക്കുന്നുള്ളൂ, സ്വസ്മൻ തന്നിൽ അത് സംഭവിക്കുന്നില്ല. കാരണം നിർഗുണമായിരിക്കുന്ന ചൈതന്യ സ്വരൂപത്തിൽ യാതൊരു തരത്തിലുള്ള വ്യാപാരങ്ങളും പ്രവൃത്തികളും സംഭവിക്കുന്നില്ല. അതാണ് പരമാർത്ഥം. തദകരണാദൈവ, അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തദ്ഫലേന ലിപ്യത, അതിന്റെ ഫലവുമായി ബന്ധമില്ല. ഇത് ബോധിപ്പിക്കാനാണ് വീണ്ടും വീണ്ടും ഈ ആത്മതത്വത്തെ ഇങ്ങനെ വെളിപ്പെടുത്തുന്നത്. ഫലവുമായി അതിന് ബന്ധമില്ല, കർമ്മഫലങ്ങളുമായി ആത്മാവിന് ബന്ധമില്ല. എന്താണ് കർമ്മഫലം? മുഖ്യമായ സുഖദുഃഖാദി ഫലങ്ങൾ, അതാണ് കർമ്മഫലങ്ങൾ. അതുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് അനുഭവം. ഞാൻ സുഖിയാണ്, ദുഃഖിയാണ്, അതാണ് നേരത്തെ പറഞ്ഞത്. ആത്മാവേകനാണെങ്കിൽ എന്തുകൊണ്ട് ഒരാൾ സുഖിക്കുമ്പോൾ മറ്റൊരാൾ ദുഃഖിക്കുന്നു? എല്ലാ ആത്മാവിലും എല്ലാ അനുഭവങ്ങളും ഒരേ സമയം വരണം. പരമാർത്ഥത്തിൽ ആത്മാവിലങ്ങനെ സുഖദുഃഖാനുഭവങ്ങളില്ല. സുഖദുഃഖാനുഭവങ്ങളെല്ലാം ശരീരത്തിലാണ്, ആത്മാവിലല്ല. ശരീരം വേറെയാണ്, അതുകൊണ്ട് സുഖദുഃഖാനുഭവങ്ങളും വേറെയായിരിക്കും. ആത്മാവിലല്ല സുഖദുഃഖാനുഭവം, അത് ശരീരത്തിലാണ്. ആത്മാവിനതുമായി യാതൊരു ബന്ധവുമില്ല, നലിപ്പിതായി. അതുകൊണ്ട് ആത്മാവ് ഏകനായാലും സുഖദുഃഖാനുഭവങ്ങൾ ഭിന്നങ്ങളായിരിക്കുന്ന സുഖദുഃഖാനുഭവങ്ങൾ സർവർക്കും ഒരേ സമയം ഒരുപോലെ അനുഭവിക്കണമെന്നുള്ള ദോഷമില്ല. കാരണം ആത്മാവിൽ അത്തരം അനുഭവങ്ങളില്ല, നലിപ്യത. ആത്മാവിനതുമായി ഒരു ലേപവുമില്ല, ഒരു ബന്ധവുമില്ല. പിന്നെ അതെല്ലാം ഇവിടെ സംഭവിക്കുന്നു, ശരീരത്തിലാണ്. യോഹി കർത്ത സകർമ്മഫലേന ലിപ്യത, ആരാണ് പ്രവർത്തിക്കുന്നത് അവനാണ് കർമ്മഫലവുമായി ബന്ധം. ആരാണ് പ്രവർത്തിക്കുന്നത്? കർമ്മം എവിടെയാണ് നടക്കുന്നത്? അത് ശരീരത്തിലാണ്. ആ ശരീരം എന്ത് ചെയ്യുന്നു? കർമ്മഫലവുമായി ബന്ധപ്പെടുന്നു. അതെങ്ങനെ? ഈ ശരീരം ജഡമായിരിക്കുന്ന ശരീരത്തിനെങ്ങനെ കർമ്മഫലവുമായി ബന്ധിക്കാൻ കഴിയും? ശരീരം ഒരിക്കലും ജഡമായിരിക്കുന്നില്ല. ജീവസാന്നിധ്യമുള്ളപ്പോൾ അത് ചൈതന്യവത്തായിരിക്കുന്നു. അപ്പോൾ ജീവസാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ ആത്മസാന്നിധ്യം കൊണ്ട് ചൈതന്യവത്തായിരിക്കുന്ന ശരീരം കർമ്മം നടക്കുന്നു, കർമ്മഫലാനുഭവം നടക്കുന്നു. അപ്പോൾ അത് ഉള്ളിലാണല്ലോ അനുഭവപ്പെടുന്നത്. അത് അങ്ങനെ ശരീരത്തിലെന്ന് പറയാം, ഉള്ളും ശരീരമാണ്, അത് സൂക്ഷ്മമാണെന്നേ ഉള്ളൂ. അപ്പോൾ ആന്തരികമായി സൂക്ഷ്മ ശരീരത്തിലാണ് ജീവസാന്നിധ്യം കൊണ്ട് സുഖദുഃഖാനുഭവങ്ങളുണ്ടാകും. കർമ്മവും പ്രധാനമായി സംഭവിക്കുന്ന അവിടെ തന്നെ. ആത്മാവല്ല ഈ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ പിന്നെ ആരാണ്? അത് ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ചൈതന്യമാണ്. അത് ജീവഭാവത്തെ പ്രാപിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു, കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ ജീവഭാവത്തെ പ്രാപിച്ചിരിക്കുന്നത് എന്താണോ, ഈ ശരീരമാണോ അതേ ആത്മാവാണോ എന്ന് ചോദിക്കും. അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ജീവഭാവത്തെ പ്രാപിച്ചിരിക്കുന്നത്. ആത്മാവ് ആത്മസാന്നിധ്യത്തിൽ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം കൂടി ചേർന്നിട്ട് ആത്മചൈതന്യത്തെ സ്വീകരിച്ചുകൊണ്ട് ഇത് അജീവഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. അതിനാണ് അധ്യാസ് എന്ന് പറയുന്നത്. ആ അധ്യാസം കൊണ്ട് എന്ത് വരുന്നു? ഒരു ജീവഭാവം കൈവരുന്നു. അത് കേവലമായ ശരീരത്തിനുമല്ല, നിർഗുണമായ ആത്മാവിനുമല്ല. ഇത് രണ്ടിനും മധ്യത്തിൽ ജീവഭാവം സംഭവിക്കുന്നു. അവിടെ കർമ്മങ്ങൾ നടക്കുന്നു, സൂക്ഷ്മമായ കർമ്മങ്ങൾ ഉള്ളിൽ നടക്കുന്നു. അതാണ് മനസ്സിന്റെ പരിണാമങ്ങൾ, അന്ധകരണത്തിന്റെ പരിണാമങ്ങൾ സൂക്ഷ്മകർമ്മങ്ങളാണ്. സ്ഥൂലമായ കർമ്മം നടക്കുന്നു ബാഹ്യശരീരത്തിൽ, ശരീരം നിമിത്തമായി ബാഹ്യപ്രപഞ്ചത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടെന്താണ്? അത് കർമ്മം ചെയ്യുന്നില്ല ആത്മാവ്. ആത്മാവിന് കർമ്മഫലങ്ങളുമായി, സുഖദുഃഖങ്ങളുമായും അല്ലെങ്കിൽ സ്ഥൂലമായ ഫലങ്ങൾ, ജനന മരണാദികളുമായി, രോഗങ്ങളുമായി, വ്യാധികളുമായി ഒന്നും ഈ ആത്മാവിന് ബന്ധമില്ല. കർമ്മഫലേന ലിപ്യതെ അയം തു അകർത്ത. ആത്മാവ് സദാ അകർത്താവായിരിക്കും. യാതൊരു ചലനവും യാതൊരു പരിണാമവും സംഭവിക്കാതെ കേവലമായ നിർഗുണമായ സ്വഭാവത്തിൽ തന്നെ അത് സ്ഥിതി ചെയ്യുന്നു. അത് വന്ന ഫലേന ലിപ്യത. അതുകൊണ്ട് ഈ കർമ്മഫലങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അതാണ് പരമാർത്ഥം. ആ പരമാർത്ഥത്തെ ബോധിക്കുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പരമാർത്ഥത്തിന്റെ അനുഭൂതിയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. കഹപ്പിനർദ്ദേഹേഷു കരോതി ലിപ്യതേച്ച ചോദിക്കുന്നു. ശരീരം ഒന്നും ചെയ്യുന്നില്ല. ശരീരം ചെയ്യുന്നതായി കാണുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ അവിടെ കർമ്മം നടക്കാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ട് നിവൃത്തിയില്ല? ശരീരം സ്വതേ ജഡമായ വസ്തുവാണ്. സ്വയം ചലിക്കുന്നതിന് ശേഷിയുള്ള ഒരു വസ്തുവല്ല. ആത്മാവാണെങ്കിലും നിർഗുണം. പിന്നെ എവിടെ കർമ്മം നടക്കുന്നു? പക്ഷെ പ്രത്യക്ഷമായി അനുഭവപ്പെടുന്ന ഇവിടെ ശരീരത്തിൽ തന്നെ. അതിന് കാരണമെന്തായാലും ശരി, ശരീരം ചലിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതാരാണത് ചലിപ്പിക്കുന്നത്? കഹപ്പുണർ ദേഹേഷു കരോതി ലിപ്യതെ. ആരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? ആത്മാവ് നിർഗുണമാണെങ്കിൽ യതി താവത് അന്യഹ പരമാത്മനോ ദേഹി കരോതി ലിപ്യതേച്ച തദൈതം അനുപന്നം ഉക്തം ക്ഷേത്രജ്ഞൈശ്രേകത്വം ക്ഷേത്രജ്ഞാഭിമാം വിദ്ധി ഇത്യാദി. മുമ്പ് തന്നെ പറഞ്ഞു. എന്താണ്? സർവശരീരവ്യാപിയായിരിക്കുന്നത് പരമാത്മാവ് തന്നെ. ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. എല്ലാ ശരീരങ്ങളിലും പരമാത്മാവായി ഞാൻ തന്നെയാണ് ദേഹിയായി ജീവഭാവത്തെ പ്രാപിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു ആ പരമാത്മാവ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഓരോ ശരീരത്തിനും പ്രവൃത്തി നടക്കുന്നത് കാണുന്നുമുണ്ട്. അതുകൊണ്ട് എന്ത് ചോദിക്കാം? ആ പരമാത്മാവിൽ നിന്നും ഭിന്നനായ, തികച്ചും ഭിന്നനായ, പരമാത്മാവുമായും ഒരു സംബന്ധമില്ലാത്ത ഒരു ജീവൻ ശരീരത്തിലിരുന്നു കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈ ശരീരത്തിൽ രണ്ട് തത്വത്തെ അംഗീകരിക്കുക. ഒന്നെന്താണ്? പരമാത്മാവ് സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവ്. മറ്റൊന്ന് വേറിട്ടൊരു ജീവൻ, അത് പരമാത്മാവല്ല, അതിനോട് അന്ന് തികച്ചും ഭിന്നനായ ഒരുവൻ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാലോ? അത് പറയാൻ കഴിയത്തില്ല. കാരണം പരമാത്മാവിൽ നിന്ന് അഭിന്നനായ പരമാത്മാവ് തന്നെയാണ് കർമ്മം ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ദോഷം വരും. പരമാത്മാവിന് സുഖദുഃഖങ്ങളും കർമ്മഫലാനുഭവവും എല്ലാം അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് പരമാത്മാവിൽ നിന്നും ഭിന്നനായ ഒരുവൻ ശരീരത്തിലിരുന്ന് പ്രവർത്തിക്കുന്നു എന്ന് കരുതുന്നതാണ് കൂടുതൽ യുക്തി. എന്നാണെങ്കിലോ തദഹിതം അനുപന്ന മുക്തം. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ പറഞ്ഞത് അതിന് യുക്തിയില്ലാതെ ഒരു എന്താണ്? ക്ഷേത്രജ്ഞീശ്വര ഏകത്വം ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്യ. ഭഗവാൻ പറഞ്ഞ എന്താണ്? ഞാൻ തന്നെയാണ് ക്ഷേത്രജ്ഞനെന്ന്. അപ്പൊ ഭഗവാനിൽ നിന്ന് അന്യനായി ഒരുവൻ ഈ ശരീരത്തിലിരുന്ന് കർമ്മം ചെയ്യുന്നു സ്വതന്ത്രനായി എന്ന് കരുതാൻ നിവൃത്തിയില്ല. അധനാസ്തി ഈശ്വരാധന്യോ ദേഹി കഹ കരോതി ലിപ്യതേ ചെയ്തി വാച്ച് പരോവാ നാസ്തി. അല്ല, ഇനി പറയുകയാണെന്താണ്? ഭഗവാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈശ്വരൻ നിന്ന് അന്യനായി അങ്ങനെ ഒരു ജീവനില്ല. ചെയ്യാനും കർമ്മത്തെ അനുഭവിക്കാനും ഒരാളില്ല. ഇല്ല എങ്കിൽ പിന്നെ ആരാണ് ചെയ്യുന്നത്? ഈശ്വരൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. നകരോതി ലിപ്യതേ എന്ന് പറഞ്ഞു. പിന്നെ ആരാണ് ഈ പ്രവർത്തിക്കുന്നത്? കഹ കരോതി ലിപ്യതേ ചെയ്തു വാച്ചി, അത് പറയണം. ഈശ്വരന് ചെയ്യാൻ നിവൃത്തിയില്ല, ഈശ്വരൻ നിന്ന് അന്യമായിട്ട് മറ്റൊരുവിനില്ല, അതുകൊണ്ട് അതും ചെയ്യുന്നില്ലെങ്കിൽ ആര് ചെയ്യുന്നു? പരോവ നാസ്തി. ഇനി പരനായിരിക്കുന്ന ഈശ്വരൻ അതില്ല എന്ന് പറയാൻ പറ്റുമോ? അതും കഴിയത്തില്ല. അതുകൊണ്ട് എന്താണ്? സർവഥാ ധ്രുവിജ്ഞേയം ധ്രുവാച്യം ചേരി ഭഗവത് പ്രോക്തം ഔപനിഷദം ദർശനം പരിത്യക്തം വൈശേഷികൈ സാങ്ക്യ അർഹത ബൗദ്ധൈ. ഏതരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാലും ധ്രുവിജ്ഞേയം മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്, ധ്രുവാച്യം വിശദീകരിക്കാനും പ്രയാസമുള്ളതാണ്. എന്ത്? ഭഗവത് പ്രോക്തം ഔപനിഷദം ദർശനം. ഭഗവാൻ പറഞ്ഞ ഈ ദർശനം എന്താണോ? ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്യ സർവക്ഷേത്രേഷു ഭാരത. ഞാൻ തന്നെയാണ് സർവക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായിരിക്കുന്നതെന്ന് പറഞ്ഞത്. ഇത് വളരെയധികം പേര് ഇതിനെ പരിത്യജിച്ച് പരിത്യക്തം. ആരൊക്കെ? വൈശേഷികന്മാർ. എന്നുവെച്ചാൽ ന്യായ വൈശേഷികന്മാർ, ഗൗതമ ഋഷിയുടെയും കണാദ ഋഷിയുടെയും അനുയായികളും. സാഖ്യന്മാർ, കപരനെ പിന്തുടരുന്നവർ. അർഹതന്മാർ, ജൈന പരമ്പരയിൽപ്പെട്ടവർ. ബൗദ്ധിസ്റ്റ്, ബുദ്ധന്റെ അനുയായികൾ. ഇവരെല്ലാം ഈ ഭഗവാൻ പറഞ്ഞ തത്വത്തെ അവർക്ക് ഒന്നിലും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ശിഷ്യന്മാരെ ഇത് ബോധിപ്പിക്കാൻ കഴിയുന്നില്ല. രണ്ടു കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? ഈശ്വര തത്വത്തെ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് അവർ ആത്മാവിനെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് ഏകത്വത്തെ സ്വീകരിക്കാനും കഴിയില്ല. ഇവർ മാത്രമല്ല, മറ്റു പല ദ്വൈതികളും ഈ തരത്തിൽ തന്നെ പറയുന്നു. എന്താണ്? ഈശ്വരനും ജീവനും ഒരിക്കലും ഒന്നാകാൻ വഴിയില്ല. അത് ഈശ്വരൻ തന്നെ പറഞ്ഞാലും ശരി, അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല, അതിന് യുക്തിയില്ല എന്ന് പറഞ്ഞവർ നിഷേധിക്കുന്നു. പക്ഷേ ഭഗവാൻ ഇവിടെ വ്യക്തമായി പറഞ്ഞു. എന്താണ്? ഞാൻ തന്നെയാണ്. പല ഭാഗങ്ങളിൽ പറഞ്ഞു. അഹമാത്മാകുടാകേശ സർവഭൂതാശയസ്ഥിത. ഞാൻ തന്നെയാണ് സർവഭൂതാശയങ്ങളിലും സ്ഥിതി ചെയ്യുന്നവൻ. ഹൃദയശ അർജുന തിഷ്ഠതി. ഞാൻ തന്നെയാണ് ഹൃദയത്ത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ പലതവണ പറഞ്ഞു, പല ഭാഷയിൽ പറഞ്ഞു. എന്നാലും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കും എന്നാണ്? ഈശ്വരനും ജീവനും എങ്ങനെ ഒന്നാകും? അത് യുക്തിയില്ലാത്ത ഒന്നെന്നാണ് അവർ കരുതുന്നത്. എന്താ അവരങ്ങനെ സ്വീകരിക്കാൻ കാരണം? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രവൃത്തി എവിടെ നടക്കും? അതാണ് അവർ ചോദിക്കുന്നത്. സർവജ്ഞനും സർവശക്തനും ആയിരിക്കുന്ന ഭഗവാൻ, സർവവ്യാപിയായിരിക്കുന്ന ഭഗവാൻ ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ഈ ഗുണദോഷങ്ങളും നന്മതിന്മകളും ഒക്കെ ചെയ്യുന്നു എന്ന് സ്വീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് ആ ഭഗവാനാണെന്ന് എങ്ങനെ സ്വീകരിക്കും? അതുകൊണ്ട് അവർ പറയുന്നത് എന്താണോ, അങ്ങനെ ഒരു ഏകത്വത്തെ സ്വീകരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ ശങ്കരാചാര്യർ പറയുന്നത് തനിക്ക് മുമ്പുള്ളവരുടെ കാര്യങ്ങളാണ്. ശങ്കരാചാര്യർക്ക് പിന്നീട് വന്ന പലർക്കും ഇത് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശങ്കരാചാര്യരുടെ ഈ തത്വത്തെ എന്താണോ, ജീവാത്മ പരമാത്മ ഏകമാണ് എന്നുള്ള തത്വത്തെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിയാത്തതിന് പല കാരണങ്ങളും കൊണ്ട്. അതിനൊരു പ്രധാനമായി വരുന്നത് ഒന്നിത് തന്നെ, ഈശ്വരൻ തന്നെ ഈ ശരീരത്തിലിരുന്ന് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് ആർക്കും അംഗീകരിക്കാൻ പറ്റിയ കാര്യമല്ല. പിൽക്കാലത്ത് ഒന്നും അവർക്ക് അത് സ്വീകരിക്കാൻ പറ്റും. മറ്റൊന്ന്, ഈ ഭേദം, ജഗത്ഭേദം, ജീവഭേദം, ഇതെല്ലാം പ്രത്യക്ഷമായിരിക്കെ ആത്മീയത്വം എങ്ങനെ സാധ്യമാകും ഈ ഭേദത്തെ നിഷേധിക്കാതെ? ഈ ഭേദത്തെ നിഷേധിച്ചു കഴിഞ്ഞാലോ പ്രപഞ്ചമിഥ്യാത്വം കൊണ്ടല്ലാതെ ഈ ഭേദത്തെ നിഷേധിക്കാൻ വയ്യ. ആ പ്രപഞ്ചമിഥ്യാത്വത്തെ ശങ്കരാചാര്യർ പ്രതിപാദിച്ചപ്പോഴോ പിൽക്കാലത്ത് നിന്നവർ പറഞ്ഞത് മായാവാദമാണ്, അത് സ്വീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു നിഷേധിച്ചു. അതുകൊണ്ട് ശങ്കരാചാര്യർക്ക് മുമ്പുള്ളവരും ശങ്കരാചാര്യർക്ക് പിന്നീട് വന്നവരും അപ്പം സ്വീകരിക്കാൻ കഴിയാതെ വന്ന ഒന്നാണ് ഈ ജീവീശ്വര ഏകത്വവാദം. പക്ഷെ ഭഗവാൻ എന്തു പറയുന്നു? ഞാൻ തന്നെയാണ് സർവഭൂതാശയനായി സ്ഥിതി ചെയ്യുന്നു. ഇതിനെന്താ സമാധാനം? തത്ര അയം പരിഹാരോ ഭഗവത സ്വേനൈവ ഉക്ത. ഇതാര് ചെയ്യുന്നു, ആരനുഭവിക്കുന്നു, ഇതിനൊക്കെയുള്ള സമാധാനം ഭഗവാൻ തന്നെ പറഞ്ഞു. ഇവിടെ അഞ്ചാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞു, സ്വഭാവസ്തു പ്രവർത്തതേ. ആരാ പ്രവർത്തിക്കുന്നത്? സ്വഭാവമാണ്. സ്വഭാവം അനാദിമായ എന്നവിടെ വ്യാഖ്യാനിച്ചു, അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നു. ആ പ്രകൃതി പ്രവർത്തിക്കും. അതിന് ഈശ്വരൻ പ്രവർത്തിക്കേണ്ട കാര്യമില്ല, അത് പ്രകൃതിയുടെ ജോലിയാണ്. പ്രകൃതി ഈശ്വര സാന്നിധ്യത്തിൽ പ്രവർത്തിക്കും. അത് പലതവണ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. അവിദ്യ മാത്ര സ്വഭാവോ ഹി കരോതി ലിപ്യതേ വ്യവഹാരോ ഭവതി. എന്നത് പരമാർത്ഥ ഏകസ്മിൻ പരമാത്മനി തദസ്തി. അവിദ്യ മാത്ര സ്വഭാവോ ഹി കരോതി ലിപ്യതേ വ്യവഹാരോ. അവിദ്യ മാത്ര സ്വഭാവം കേവലം അവിദ്യയാണ് ഈ ചെയ്യുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. എന്നത് പരമാർത്ഥ ഏകസ്മിൻ പരമാത്മനി തദസ്തി. പരമാർത്ഥത്തിൽ ഏകനായിരിക്കുന്ന പരമാത്മാവിൽ ഇത് സംഭവിക്കുന്നില്ല. ഇത് മനസ്സിലാക്കിയാൽ മാത്രം അവിദ്യ അതിന്റെ സ്വരൂപം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ ആ പ്രശ്നത്തിന് പരിഹാരമാണ്. അവിദ്യയാണ് ഈ സ്വഭാവമാണ് പ്രവർത്തിക്കുന്നത്, പരമാത്മാവല്ല എന്നറിഞ്ഞ അതിന് സമാധാനമായി. പരമാർത്ഥത്തിൽ പരമാത്മാവിൽ പ്രവൃത്തി നടക്കുന്നില്ല, കർമ്മവും ഫലാനുഭവവും നടക്കുന്നില്ല. ജീവൻ അതുതന്നെയാണെങ്കിലും നടക്കുന്നില്ല, പക്ഷേ സ്വഭാവത്തിൽ നടക്കുന്നുണ്ട്, പ്രകൃതിയും നടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രവൃത്തി ഉണ്ടെന്നും പറയാം, പ്രവൃത്തി ഇല്ലെന്നും പറയാം, കർമ്മഫലാനുഭവം ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും സമർത്ഥിക്കാം. ഉണ്ടെന്ന് പറയുന്ന എന്തുകൊണ്ട്? പ്രകൃതിയിൽ അത് നടക്കുന്നതുകൊണ്ട്. ഇല്ലെന്ന് എന്തുകൊണ്ട് പറയുന്നു? പരമാത്മാവിൽ അതില്ലാത്തതുകൊണ്ട്. അതാണ് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒരു ഭാഗം. പ്രപഞ്ചത്തെ സത്യമെന്ന് പറയാം, അതിന് അദ്വൈതത്തിന് വിരോധമുള്ള കാര്യമല്ല. പ്രപഞ്ചം സത്യം തന്നെ, അതങ്ങനെ ശരിയാവും. പ്രപഞ്ചം സത്യമാണെന്ന് പരമാത്മ സ്വരൂപത്തിൽ സത്താണ്. നമ്മുടെ അനുഭവം തന്നെ എന്താണ്? പ്രപഞ്ചം സത്യമെന്നാണ്. നമ്മളാരും പ്രപഞ്ചം മിഥ്യയാണെന്ന് അനുഭവിക്കാറില്ല. സർവത്ര എന്താണ്? അസ്തിത്വ ബുദ്ധിയാണ്. അസ്ഥി അസ്ഥി എന്നാണ് അനുഭവിക്കുന്നത്, ഉണ്ട് ഉണ്ട് എന്നാണ് അനുഭവിക്കുന്നത്. ഇല്ലായ്മയെ പോലും നമ്മൾ എന്താ എങ്ങനെ അറിയുന്നു? ഉണ്ട് എന്നറിയുന്നു. അപ്പൊ സർവത്ര അസ്തിത്വ അനുഭവം പ്രപഞ്ചത്തിലുണ്ട്. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ നമുക്ക് മുഖ്യമായിരിക്കുന്ന അനുഭവം തന്നെ അസ്തിത്വമാണ്. അതുകൊണ്ട് പ്രപഞ്ചം ആ അസ്തിത്വഭാവത്തിൽ കണ്ടുകഴിഞ്ഞാലോ സത്യം തന്നെ എന്ന് പറയുന്നത് അദ്വൈതത്തിന് വിരോധമായ കാര്യമില്ല. നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും മിഥ്യാത്വത്തെയാണെന്നേ ഉള്ളൂ. അതെന്തോ ഒരു വലിയ കാര്യം പറയുന്ന പോലെയാണ് പറയുന്നത്. അപ്പൊ പരമാത്മരൂപത്തിൽ പ്രപഞ്ചം സത്യം തന്നെ, അതാണ് നമ്മുടെ അനുഭവം. പക്ഷെ പ്രപഞ്ചം അതിന്റെ തനത് രൂപത്തിൽ ചിന്തിച്ചാൽ, പരമാത്മാവിനെ വിട്ട് ചിന്തിച്ചാൽ എന്താണ്? അത് ഇല്ലാത്തതാണ്. ആത്മാശ്രയം കൂടാതെ അതിനെ നിലനിൽക്കാൻ കഴിയാത്തതുകൊണ്ടെന്താണ് അത് മിഥ്യ. അപ്പോൾ പരമാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ പരമാർത്ഥഭാവത്തിൽ പരമാത്മാവിൽ അതില്ല, അതുകൊണ്ടാണ് മിഥ്യ എന്ന് പറയുന്നത്. പരമാത്മ സ്വരൂപത്തിൽ അത് നിലനിൽക്കുന്നില്ല. പരമാത്മ സ്വരൂപം എന്താണ്? സച്ചിദാനന്ദ സ്വരൂപം. അതാണ് പാരമാർത്ഥിക ഭാവം. ആ പാരമാർത്ഥിക ഭാവത്തിൽ അതിന് നിലനിൽക്കാൻ കഴിയുന്നില്ല. അത് സത്തായും ചിത്തായും ആനന്ദമായും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ മൂന്ന് രൂപത്തിലും പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ പരമാർത്ഥഭാവത്തിൽ അതിന് നിലനിൽക്കാൻ കഴിയുന്നില്ല, നാമരൂപാത്മകമായി നിലനിൽക്കാൻ കഴിയുന്നില്ല. കേവലം സച്ചിദാനന്ദ സ്വരൂപമായി നിലനിൽക്കുമ്പോഴോ അവിടെ നാമരൂപാത്മകമായി അതിന് നിലനിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അതിന് മിഥ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ചം അതിന്റെ തനതായ രൂപത്തിൽ, അതിന്റെ തനതായ രൂപത്തിൽ എന്താണ്? നാമരൂപാത്മകമായ രൂപമാണ്. അതാണ് പ്രപഞ്ചത്തിൽ നമുക്ക് അനുഭവവേദ്യമായിരിക്കുന്ന രൂപം. ആ രൂപത്തിലത് സത്യമല്ല. ഏത് രൂപത്തിലെ സത്യമാകുന്നുള്ളൂ? പരമാത്മരൂപത്തിൽ. നാമരൂപാത്മകമായ രൂപത്തിലത് സത്യമല്ല. അതുകൊണ്ട് അതിനെ മിഥ്യ എന്ന് പറയുന്നു. അതുകൊണ്ട് പ്രപഞ്ചത്തെ സംബന്ധിച്ച് മിഥ്യ എന്നും പറയാം. എന്തുകൊണ്ടത് നാമരൂപാത്മകമായ ഭാവത്തിൽ സ്ഥായിയായി നിലനിൽക്കുന്നില്ല. അത് തത്വരൂപത്തിൽ, പരമാർത്ഥ രൂപത്തിൽ അത് സത്യം എന്തുകൊണ്ട് പറയുന്നു? കാരണം ആ തത്വത്തിൽ നിന്നും വേറിട്ട് അതിനൊരു നിലനിൽപ്പില്ലാത്തതുണ്ട്. മണ്ണിൽ നിന്നും വേറിട്ട് കുടത്തിനൊരു നിലനിൽപ്പില്ലാത്തതുകൊണ്ട് മണ്ണ് എന്നുള്ള നിലയ്ക്ക് കുടം സത്യം തന്നെ എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ ആ നാമരൂപഭാവങ്ങളാണ് സത്യം എന്ന് കരുതുന്നിടത്ത് അതിനെ നിഷേധിക്കുന്നു, അത് സത്യമല്ല എന്ന് പറയുന്നു. സ്വർണം അതിന്റെ സ്വർണം എന്നുള്ള നിലയ്ക്ക് ആപേക്ഷികമായി, ആഭരണങ്ങൾ അപേക്ഷിച്ച് സ്വർണം എന്നുള്ള നിലയ്ക്ക് സത്യം തന്നെ. ആഭരണങ്ങളോ അതും സ്വർണം എന്നുള്ള നിലയ്ക്ക് സത്യം ആപേക്ഷികമായി. പക്ഷെ അതിന്റെ ആകൃതികളെ കുറിച്ച് ചിന്തിച്ചാലോ അതവിടെ സ്ഥായിയായി കാണുന്നില്ല. അതുകൊണ്ട് അത് മിഥ്യ. അപ്പൊ സത്യവും മിഥ്യയും തമ്മിലുള്ള ബന്ധം ഇതാണ്. ഒരേ ഒരു വസ്തുവിനെ തന്നെയാണ് നമ്മൾ സത്യം എന്ന് പറയുന്നത്, മിഥ്യം എന്ന് പറയുന്നത്. ഒരേ സ്വർണത്തെ തന്നെയാണ് നമ്മൾ സത്യം എന്ന് പറയുന്നത്, അതിനെ തന്നെയാണ് അസത്യം എന്ന് പറയുന്നത്. നാമരൂപാദി ആകൃതികളുടെ രൂപത്തിൽ നമ്മൾ അതിനെ പറയുന്നു അത് അസത്യമാണ്. ആ രൂപത്തിൽ അത് സത്യമല്ല. സ്വർണം എന്നുള്ള രൂപത്തിൽ നമ്മൾ പറയുന്നു അത് സത്യമാണ്. ആഭരണത്തെ കാണുന്നവനും അതിന് സ്വർണമായി കാണുമ്പോൾ സ്വർണം ആണ് എന്നുള്ള സത്യത്തെ ബോധിച്ചവൻ ആഭരണങ്ങളെല്ലാം പരമാർത്ഥം തന്നെ. എന്നുവെച്ചാൽ എങ്ങനെ? നാമരൂപാദിയിലൂടെയല്ല സ്വർണം എന്നുള്ളതിലേക്ക് അത് പരമാർത്ഥം തന്നെ. മറിച്ച് ആ സ്വർണം എന്നുള്ള തത്വത്തെ ഗ്രഹിക്കാത്തവൻ കേവലം അതിന്റെ നാമരൂപങ്ങളിൽ മാത്രം ശ്രദ്ധയുള്ളവന് എന്ത് കരുതും? അവൻ കരുതും അത് ആ നാമരൂപങ്ങളാണ് സത്യമെന്ന് കരുതും. അതിന്റെ പരമാർത്ഥത്തെ ദർശിക്കുന്നവൻ പറയും നിന്റെ അനുഭവം അതാണെങ്കിലും പരമാർത്ഥികമായ തത്വത്തിന്റെ നിലയിൽ നിന്റെ അനുഭവം മിഥ്യയാണ്. അവിടെ അനുഭവത്തെ നിഷേധിക്കുന്നുണ്ട്. നിനക്കങ്ങനെ ഒരു അനുഭവമുണ്ട്, ആ അനുഭവത്തെ നീ യഥാർത്ഥമാണെന്ന് ധരിച്ചു പോകും. ആ നാമരൂപാദികളെ കൂടി നീ സത്യവും ധരിക്കുന്നു. അതല്ല പരമാർത്ഥം. പരമാർത്ഥം ആ സ്വർണത്തിന്റെ ഭാവം മാത്രമാണ്. നാമരൂപാദികളുടെ അവസ്ഥാന്തരമല്ല പരമാർത്ഥം. കാരണം അത് മാറിപ്പോകുന്നുണ്ട്, പരമാർത്ഥമല്ല എന്ന് പറയുന്നു. എന്നും നിലനിൽക്കുന്നില്ല സ്വർണം എന്ന ആ അവസ്ഥ. ആ തത്വം എന്നും നിലനിൽക്കുന്നു. എന്നും നിലനിൽക്കുന്ന തത്വം മറ്റത് മിഥ്യ, നിലനിൽക്കാത്തതുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണോ, ഇതെല്ലാം അവിദ്യയാണ്. ഇന്നത് പരമാർത്ഥ ഏകസ്മിൻ പരമാത്മനി തദസ്തി. പരമാർത്ഥത്തിൽ ആ പരമാത്മാവിൽ ഈ ചേഷ്ടകളൊന്നുമില്ല, ഈ വ്യാപാരങ്ങളൊന്നുമില്ല, കർമ്മവും ഫലാനുഭവുമില്ല. പരമാർത്ഥത്തിൽ നിൽക്കുന്നത് പരമാത്മാവ് മാത്രം. ഇതിനെല്ലാം പാരമാർത്ഥിക ദൃഷ്ടിയ കണ്ടുകഴിഞ്ഞാൽ ആ സത്യം മാത്രമേ ഉള്ളൂ. മറിച്ചാണെങ്കിലോ ഇതിനെ മിഥ്യയെന്നും പറയാം. അതേവ ഏതസ്മിൻ പരമാർത്ഥ സാങ്കേദർശന സ്ഥിതാനാം ജ്ഞാനനിഷ്ഠാനാം പരമഹംസ പരിവ്രാജകാനാം തിരസ്കൃത വിദ്യാവ്യവഹാരാണാം കർമാധികാരോ നാസ്തി തത്ര തത്ര ദർശിതം ഭഗവത. അതേവ ഇനി തന്റെ സിദ്ധാന്തത്തെ പറയുകയാണ്. നഗരോദിന നിപ്യതേ എന്ന് പറഞ്ഞു. പരമാർത്ഥത്തിൽ പരമാത്മാവിൽ കർമ്മമില്ല, കർമ്മഫലാനുഭവമില്ല, ഇതാണ് സത്യമെങ്കിൽ ഇവിടെ ആചാര്യസ്വാമികൾ തന്റെ സിദ്ധാന്തത്തെ അവിടെ കൊണ്ടുവരികയാണ്. ഇക്കാരണം കൊണ്ട് തന്നെ ഏതസ്മിൻ പരമാർത്ഥ സാഖ്യ ദർശനെ, കപിലന്റെ സാഖ്യവും ഈ സാഖ്യവുമായിട്ട് എന്താ വ്യത്യാസം? കപിലന്റെ സാഖ്യ ദർശനത്തിന്റെ പല അംശങ്ങളിവിടെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഇതിനെ അതിൽ നിന്ന് വ്യത്യസ്തമായി കാണിക്കുന്നത് എന്താണ്? പരമാർത്ഥ സാഖ്യ ദർശനം, ഇതാണ് യഥാർത്ഥത്തിലുള്ള സാഖ്യ ദർശനം. ഈ സാഖ്യ ദർശനത്തിൽ സ്ഥിതാനാം ജ്ഞാനനിഷ്ഠാനാം ജ്ഞാനനിഷ്ഠന്മാരായിട്ടുള്ള പരമഹംസ പരിവ്രാജകാനാം പരമഹംസ പരിവ്രാജകന്മാർക്ക് തിരസ്കൃത അവിദ്യാവ്യവഹാരാണാം അവിദ്യാവ്യവഹാരങ്ങളെല്ലാം തിരസ്കരിച്ചു കഴിഞ്ഞു. അവിദ്യാവ്യവഹാരങ്ങളെ തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? താൻ പരമാത്മാവാണ്, തന്നിൽ കർമ്മമില്ല, കർമ്മം അവിദ്യ കൊണ്ടാണ്, താൻ അവിദ്യാസ്പർശമില്ലാത്തവനാണ്, ഇങ്ങനെയുള്ള ജ്ഞാനനിഷ്ഠയുള്ളവൻ, അവൻ പരമഹംസ പരിവ്രാജകനാണ് എന്ന് പറയും. എന്നുവെച്ചാൽ ഈ കർമ്മങ്ങളെല്ലാം ത്യജിച്ചവൻ. അവിടെ കർമ്മങ്ങളെന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അഗ്നിഹോത്രാദി കർമ്മങ്ങൾ, അശ്വമേധാദി യാഗങ്ങൾ, ഇതാണ് ഇവിടെ കർമ്മങ്ങളെന്ന് പറയുന്നത്. തിരസ്കൃത അവിദ്യാവ്യവഹാരമാണ് അയ്യരസ്വാമിയെ എപ്പോഴും നിഷേധിക്കാൻ ആഗ്രഹിക്കുന്ന അതിനെയാണ്. അവന് പിന്നീട് കർമാധികാരവും നാസ്തി, ജ്ഞാനാധികാരിയായിരിക്കുന്ന അവന് പിന്നെ കർമാധികാരമില്ല. കർമാധികാരി എന്ന് പറയുമ്പോൾ ഏതാണോ അധാതോ ധർമ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞ് ജൈമിനി നിർദ്ദേശിക്കുന്ന കർമാധികാരം, അതിനോട് കർമാധികാരം എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ശ്രദ്ധിക്കും, ജൈമിനി നിർദ്ദേശിക്കുന്നതാണ് കർമാധികാരം. കർമാധികാരത്തെ നിർവചിക്കുന്നതും അതിനെ വ്യാഖ്യാനിക്കുന്നതും എല്ലാം ജൈമിനി മഹർഷിയാണ്. കർമാധികാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അവിടെയാണ്. ആ കർമാധികാരം അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് ജ്ഞാനാധികാരത്തെക്കുറിച്ച് നിർവചിക്കുന്ന വ്യാസൻ അംഗീകരിച്ചിട്ടില്ലെന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. ജൈമിനിയുടെ കർമാധികാരത്തെ വ്യാസഭഗവാൻ നിഷേധിക്കുന്നു. ആർക്ക്? ജ്ഞാനനിഷ്ഠന്മാരായ പരമഹംസ പരിവ്രാജകന്മാർ. ഇതാണ് ജ്ഞാനവും കർമ്മവും തമ്മിലുള്ള ആ വൈദികമായ ഭേദം. ജൈമിനി പറയുന്നു ആത്മജ്ഞാനിയും കർമ്മം ചെയ്യണം, അതാണ് ജൈമിനിയുടെ അഭിപ്രായം. ആത്മജ്ഞാനിയും കർമ്മം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മജ്ഞാനി കർമ്മം ചെയ്യുന്ന ആത്മജ്ഞാനം കൂടിയേ തീരും, അതാണ് ജൈമിനിയുടെ അഭിപ്രായം. ആത്മജ്ഞാനമില്ലാത്തവന് കർമ്മം ചെയ്യാൻ കഴിയത്തില്ല, അതാണ് ജൈമിനി പറയുന്നത്. ജൈമിനി പറയുന്ന ആത്മജ്ഞാനം എന്താണ്? ശരീരത്തിൽ നിന്ന് ഭിന്നനായിരിക്കുന്ന ഒരാത്മാവ്, ആത്മാവ് കർമ്മം ചെയ്യുന്നവനും ഫലം അനുഭവിക്കുന്നവനുമാണ്. അങ്ങനെയുള്ള ഒരാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ടേ ഒരുവന് കർമ്മം ചെയ്യാൻ സാധ്യമാവും, അതാണ് ജൈമിനി നിർദ്ദേശിക്കുന്ന ആത്മജ്ഞാനം. അങ്ങനെ ഒരു ആത്മജ്ഞാനത്തോടുകൂടിയ ഒരുവൻ ജീവിതാന്ത്യം വരെ വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് തന്നെ ജീവിക്കണം. ആ കർമ്മത്തിന്റെ ഫലമായി ലഭിക്കുന്ന എന്തോ അതായിരിക്കും മോക്ഷം. ഇതാണ് ജൈമിനീയ മീമാംസ. ഇതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തരമീമാംസയിൽ പറയുന്ന എന്താണോ ജൈമിനി പറയുന്ന ആത്മജ്ഞാനം, അത് പൂർണ്ണമായ ആത്മജ്ഞാനമല്ല. ജൈമിനി നിർദ്ദേശിക്കുന്ന കർമ്മ അധികാരം, അത് പൂർണ്ണമായ ഒരു ആത്മജ്ഞാനമുള്ളവന് അത് നിലനിൽക്കുന്നില്ല. അവനെങ്ങനെയുള്ളവനാണ്? പരമഹംസ പരിവ്രാജകനാണ്. അവൻ കർമ്മത്തെ ബാഹ്യമായി തന്നെ തിരിക്കുന്നു. അതാണ് ഉത്തരമീമാംസയിൽ പ്രതിപാദിക്കുന്നതെന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. അതെവിടെയെല്ലാം അവസരം കിട്ടും അവിടെയെല്ലാം ഭാഷകാരൻ എടുത്തു പറയും. അപ്പോൾ അങ്ങനെയുള്ള പരമഹംസ പരിപ്രാജകന് കർമാധികാരമില്ല. അവൻ വീണ്ടും വൈദികമായ ജൈമിനെ നിർദ്ദേശിച്ച കർമ്മത്തിലേക്ക് അവൻ പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന ലൗകികമായ കർമ്മങ്ങളെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. കർമ്മമെന്ന് പറയുമ്പോൾ തന്നെ ജൈമിനെ നിർദ്ദേശിച്ച പൂർവമീമാംസയെ നിർദ്ദേശിച്ച വൈദികമായ കർമ്മങ്ങൾ, കർമാധികാരത്തെ തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരമീമാംസയിൽ വ്യാസൻ നിർദ്ദേശിച്ചിരിക്കുന്ന കർമ്മസന്യാസം, ഇത് രണ്ടും തമ്മിലുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവിദ്യാ വ്യവഹാരമാണ് കർമാധികാരവും നാശി, കർമാധികാരം ഇല്ല. ഇത് തത്ര തത്ര ദർശിതം ഭഗവത. ഈ കാര്യം ഇവിടെ ഗീതയിൽ ഭഗവാൻ പറയുന്നു എന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. അതിനോടാണ് മറ്റ് വ്യാഖ്യാതാക്കൾ യോജിക്കാത്തത്. ഭാഷ്യകാരൻ അതിന് പ്രാധാന്യം കൊടുക്കുന്ന എന്താണ്? ജൈമിനിയുടെ കർമാധികാരത്തെ തത്വജ്ഞനിൽ വ്യാസൻ നിഷേധിക്കുന്നു. ഇതാണ് അതിന്റെ രത്നച്ചുരുക്കം. ഗീതയിൽ തത്വജ്ഞാനത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും എല്ലാം പലതരത്തിലും പ്രതിപാദനം ചെയ്യുന്നു. ഇവിടെ ഇപ്പം ഭാഷകാരൻ പരാമർശിക്കുന്ന അതിനൊന്നുമല്ല ഈ രണ്ട് ശാസ്ത്രങ്ങളെ, പൂർവമീമാംസയുടെയും ഉത്തരമീമാംസയുടെയും സംബന്ധിച്ച കർമ്മത്തിന്റെ നിലപാട്, അതിനാണ് ഇവിടെ പറയുന്നത്. കൗന്ദേയ അനയോ കൗന്ദേയ കുന്തിപുത്ര അനാദിത്വാ അനാദിയായതുകൊണ്ടും നിർഗുണത്വാച്ച നിർഗുണമായതുകൊണ്ടും അയം ആത്മാ അയം പരമാത്മാ ഈ പരമാത്മാവ് അവ്യഹ ഭവതി അമീയനായിരിക്കുന്നു. അയം ഈ ആത്മാവ് ശരീരസ്ഥാപി ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണെങ്കിലും ന കരോതി പ്രവർത്തിക്കുന്നില്ല, നലിപ്യതേ ഫലത്തെ അനുഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഫലസംബന്ധം ഇല്ല. ശരീരസ്ഥോപി കൗന്ദേയ നകരോതി നിപ്യതേ യഥാ സർവഗതം സൗഷ്മ്യാത് ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപനിപ്യതേ കിമിവ നകരോതിന് നിപ്യതേ. ചെയ്യുന്നില്ല, അതിന് ഫലസംബന്ധമില്ല, പ്രവൃത്തിയുടെ ഫലങ്ങളുമായി അതിന് ബന്ധമില്ല. അത് ഏതുപോലെ എന്നുവെച്ചാൽ അതിനെന്താ ഒരു ദൃഷ്ടാന്തത്തിലൂടെ അതങ്ങനെ മനസ്സിലാക്കാം. ഇത്യത്ര ദൃഷ്ടാന്തമാഹ യഥാ സർവഗതം സർവവ്യാപ്യപി സത് സൗക്ഷ്മ്യാത് സൂക്ഷ്മഭാവാത് ആകാശം ഖം നോപലിപ്യതേ ന സംബദ്ധ്യതേ സർവത്ര അവസ്ഥിതോ ദേഹേ തഥാത്മാ നോപലിപ്യതേ. യഥാ സർവഗതം സർവവ്യാപി, ആകാശം സർവവ്യാപിയാണ്. ആകാശം എന്ന് പറഞ്ഞാൽ അവകാശദാത്ര, അവകാശം ഇടം, അതിനെ ദാനം ചെയ്യുന്നത്, പ്രദാനം ചെയ്യുന്നത്. സർവവസ്തുക്കൾക്കും നിലനിൽക്കാൻ ഇടം കൊടുക്കുന്നത് എന്നർത്ഥം. സർവവസ്തുക്കളും ആകാശത്ത് നിലനിൽക്കുന്നു. ആകാശദേശത്തിൽ സർവവസ്തുക്കളും സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. മറ്റു രീതിയിൽ പറഞ്ഞാൽ സർവവസ്തുക്കളെ ആകാശം ഉൾക്കൊണ്ടിരിക്കുന്നു. അതെത്ര സ്ഥൂലമായാലും എത്ര സൂക്ഷ്മമായാലും അത് നിലനിൽക്കുന്നത് ആകാശത്തിലാണ്. എന്നുവെച്ചാൽ അത് നിലനിൽക്കുന്ന ഇടം തന്നെ ആകാശം. അല്ല, മുകളിൽ കാണുന്ന ആകാശത്തെ അല്ല ഇവിടെ പറയുന്നു. ഭൂഗോളം നിലനിൽക്കുന്ന ഇവിടെ ആകാശത്തിലാണ്. അങ്ങനെ സർവഗോളങ്ങളും നിലനിൽക്കുന്ന ഈ ഇടം, വസ്തുവിന് ഇടം നൽകുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഈ അവസ്ഥ, ഇതാണ് ആകാശം. സർവവ്യാപ്യവി, അത് സർവത്ര നിലനിൽക്കുന്നു. എവിടെ വസ്തുവുണ്ടോ അത് ആകാശത്തിലാണ് നിലനിൽക്കുന്നു. അത് സ്ഥൂലമായാലും ശരി സൂക്ഷ്മമായാലും ശരി, സ്ഥൂലമായിരിക്കുന്ന പദാർത്ഥങ്ങൾ നിൽക്കുന്നത് പോലെ തന്നെ സൂക്ഷ്മമായ അന്ധക്കരണം ഉൾപ്പെടെ മനസ്സുൾപ്പെടെ, മനസ്സെവിടെ സ്ഥിതി ചെയ്യുന്നു അത് ആകാശത്തിലാണ്. മനസ്സെവിടെ വ്യാപരിക്കുന്നു ആകാശത്തിലാണ്. അപ്പൊ പഞ്ചഭൂതങ്ങളും ആകാശത്തിലാണ് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെ സർവവ്യാപി എന്ന് പറയുന്നു. പരമാണുവും അതിൽ സ്ഥിതി ചെയ്യുന്നു. പരമാണുവിന്റെ ഉള്ളിലും അത് സ്ഥിതി ചെയ്യുന്നു. നിർവചിക്കാൻ കഴിയാത്ത ഒന്നാണ് ആകാശം. അണുവിനെ എടുത്തു കഴിഞ്ഞാൽ അണു ഇവിടെ സ്ഥിതി ചെയ്യുന്നു ആകാശത്ത്, അതിനൊരു ഇരിപ്പിടം വേണം. ആ അണുവിന്റെ ഉള്ളിൽ പുറം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലോ അതെല്ലാം ആകാശത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അണുവിനേക്കാൾ അത് സൂക്ഷ്മമായിരിക്കുന്നത് സൗഷ്മ്യാത് സൂക്ഷ്മഭാവ, അത് സൂക്ഷ്മമായതുകൊണ്ട് ആകാശം ഖംന വലിപ്പ്യതേ എന്ന സംബദ്ധ്യത, അതിനൊന്നുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ടാണ് സർവത്തിലും വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ആ വ്യാപനശീലമെന്ന് പറയുന്നത് പാലിൽ വെള്ളം വ്യാപിച്ചിരിക്കുന്ന പോലെയാണ്. അങ്ങനെ വ്യാപിച്ചിരിക്കുകയല്ല, ഒരു വസ്തുവിൽ മറ്റൊരു വസ്തു വ്യാപിച്ചിരിക്കുന്ന പോലെയാണ്. ഒരു വസ്തുവിൽ മറ്റൊരു വസ്തു വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സൂക്ഷ്മമായ അംശങ്ങൾ പരസ്പരം ചേർന്നിരിക്കുന്നു എന്നേയുള്ളൂ. ഏറ്റവും സൂക്ഷ്മമായ വിഘടിക്കാവുന്ന ഏറ്റവും സൂക്ഷ്മമായ അംശങ്ങൾ പരസ്പരം ചേർന്നിരുന്നു കഴിഞ്ഞു. എത്രമാത്രം സൂക്ഷ്മാംശങ്ങൾ പരസ്പരം ചേരുന്നു അതിനനുസരിച്ച് അത് പരസ്പരം വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയും, കലർന്നിരിക്കുന്നു എന്ന് പറയും. പക്ഷെ ആകാശം വ്യാപിക്കുന്ന അങ്ങനെയല്ല. ഒരു വസ്തുവിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഒന്നിന്റെയും ആന്തരികമായിരിക്കുന്നു. ആകാശത്തിന്റെ ഒരു സൂക്ഷ്മാംശം മറ്റൊരു വസ്തുവിനോട് ചേർന്നിരിക്കുകയല്ല. എത്ര സൂക്ഷ്മമായ പദാർത്ഥമാണോ അതിന്റെ ആന്തരികമായി ആകാശം കാണും. ആകാശം തന്നെ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. പാലും വെള്ളവും കൂടെ ചേരുമ്പോഴോ ഒന്നിൽ മറ്റൊന്നിനും നിറഞ്ഞിരിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? രണ്ടും ചേർന്നിരിക്കത്തേ ഉള്ളൂ, ഒന്ന് മറ്റൊന്നിനും അടുത്തിരിക്കും, സൂക്ഷ്മമായി ചേർന്നിരിക്കും. അതുപോലെയുള്ള വ്യാപനശീലമല്ല വായു മറ്റൊന്നിനോട് ചേരുമ്പോൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള വായുക്കൾ ചേരുമ്പോൾ എല്ലാം പരസ്പരം ചേർന്നിരിക്കാനേ പറ്റും. ഒന്നിന്റെ ആന്തരികമായി മറ്റൊന്നിരിക്കാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെ കഴിയുന്ന ഒരേ ഒരു പദാർത്ഥം ഈ പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്നത് ആകാശം മാത്രം, മറ്റൊന്നിനും അവര് വിശേഷതയില്ല. പരിണാം പരിമാണം ആകൃതി ഇതെല്ലാമുള്ള വസ്തുക്കൾക്ക് ഒരിക്കലും വ്യാപിക്കാൻ കഴിയത്തില്ല, ചേർന്നിരിക്കാനേ കഴിയും. വായുവും വ്യാപിക്കുന്നു നമ്മൾ കരുതുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ വായുവിനും മറ്റൊന്നിനോട് ചേർന്നിരിക്കാനേ കഴിയും, വ്യാപിക്കാൻ കഴിയത്തില്ല. വ്യാപനശീലം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു വസ്തുവിന്റെ ആന്തരികമായി സ്ഥിതി ചെയ്യും, അതിനാധാരമായി സ്ഥിതി ചെയ്യുക, രണ്ടും ഒരേ സമയം ചെയ്യും. അത് ആകാശത്തിന് മാത്രമേ അങ്ങനെ ഒരു സവിശേഷതയുള്ളൂ. അതുകൊണ്ടാണ് ആകാശത്തെ ഇവിടെ ഉപമയായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ആകാശത്തിന് സംബന്ധം ഉണ്ടാകുന്നില്ല. രണ്ട് വായുക്കൾ കൂടി കലർന്നാലും അവയ്ക്ക് പരസ്പര സംബന്ധം വരും. കാരണം അതിന്റെ സൂക്ഷ്മമായ അംശങ്ങൾ പരസ്പരം ചേർന്നിരിക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ടേയിരിക്കും. എത്ര സൂക്ഷ്മമായാലും ആകാശത്തിനാണെങ്കിലോ അതൊരിക്കലും അതിന്റെ ഒരു സൂക്ഷ്മഭാവവും മറ്റൊന്നിനോട് ചേർന്നിരിക്കുന്നില്ല. കാരണം മറ്റെല്ലാ വസ്തുക്കൾക്കും സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കുള്ള പരിണാമമുണ്ട്. ആകാശത്തിന്റെ പ്രത്യേകത എന്താണ്? അത് സദാ കേവല സൂക്ഷ്മമായി തന്നെ നിലനിൽക്കുന്നു. അതൊരിക്കലും പരിണമിച്ച് സ്ഥൂലഭാവത്തെ പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് ആകാശത്തിന് മറ്റൊരു വസ്തുവിനോട് ചേർന്നിരിക്കേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. മറിച്ച് ആകാശ സർവത്തിന്റെയും ആന്തരികമായി ആധാരമായി സ്ഥിതി ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന് സംബന്ധമില്ല മറ്റൊന്നുമായിട്ട്. അത് സദാസൂക്ഷ്മമായി തന്നെ തിരിച്ചു. അതാണ് ആകാശം പരിണമിച്ചതിന്റെ സ്ഥൂലഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയാതെ. വായു സൂക്ഷ്മത്തിൽ നിന്ന് പരിണമിച്ച് സ്ഥൂലഭാവത്തെ പ്രാപിക്കാം. അഗ്നി, ജലം, പൃഥ്വി എല്ലാം സ്ഥൂലഭാവങ്ങളെ പ്രാപിക്കാം. പക്ഷെ ആകാശത്തിൽ ഒരിക്കലും സംഭവിക്കത്തില്ല. അത് സദാസൂക്ഷ്മമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അതാണ് ആകാശതുല്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യാതൊന്നിനോട് സംബന്ധമില്ല. ആത്മാവിനെ കുറിച്ച് സങ്കല്പിക്കാമെന്നുള്ളതിന്റെ പരമാവധിയാണ് ആകാശത്തെ കുറിച്ചുള്ള സങ്കല്പം. ആത്മാവും ആകാശവും തമ്മിലുള്ള ഭേദം എന്താണോ, ആകാശം സദാ നമുക്ക് അനുഭവപ്പെടുന്നു. അതെങ്ങനെ അനുഭവപ്പെടുന്നു? അത് കണ്ണുകൊണ്ട് കാണുകയാണോ? അല്ല. ചെവി കൊണ്ട് കേൾക്കുന്നുണ്ടോ? അല്ല. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും അതിനെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. കാരണം പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിക്കേണ്ടതായ ഗുണങ്ങളൊന്നും അതിൽ കാണുന്നില്ല. രൂപരസഗന്ധ സ്പർശാദികളൊന്നും ആകാശത്തിലില്ല. ഇല്ലെങ്കിലും ആകാശം സദാ അനുഭവവേദ്യമായിരിക്കുന്നു, അനുഭവസിദ്ധമായിരിക്കുന്നു. അതെങ്ങനെ അനുഭവസിദ്ധമായിരിക്കുന്നു? പഞ്ചേന്ദ്രിയങ്ങളുടെയും ഗ്രഹിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളും ഗ്രഹിക്കുന്ന പദാർത്ഥങ്ങളുടെ ആധാരമായി, അവകാശമായി എന്നുള്ള നിലയ്ക്ക്, അവകാശദാതാവായി ആകാശം അനുഭവവേദ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ പ്രത്യക്ഷമൊന്നും പറയാം. അതേസമയം അത് ഇന്ദ്രിയഗ്രാഹ്യമല്ലതാണ്. അതുകൊണ്ട് അതിനെ അപ്രത്യക്ഷമൊന്നും പറയാം. രണ്ടും ആകാശത്തെ സംബന്ധിച്ച് പറയാം. പ്രത്യക്ഷമെന്നും അപ്രത്യക്ഷമെന്നും പറയാം. അങ്ങനെയിരിക്കുന്ന ആകാശംയാണ് ഇവിടെ ആത്മാവിന് ഉപമയായി പറയുന്നത്. മറ്റൊന്നും അതുപോലെ പറയാൻ ഈ പ്രപഞ്ച ജീവന്റെ പ്രപഞ്ചാനുഭവത്തിലില്ല. മറ്റൊരു വസ്തു അത് അസംഗമായി തന്നെ ഇരിക്കുന്നു. ആകാശത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്. ആകാശത്തെ നമ്മൾ അറിയുന്നു എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? ആകാശത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്. ആകാശം ബോധത്തിന് വിഷയമാകുന്നത് കൊണ്ട് എന്ത് വരുന്നവരെ നമുക്ക് ബോധമെന്ന് പറയാനും വയ്യ. ബോധം പോലെ എന്ന് പറയുന്നത് കൊണ്ടാണ് ആകാശം അറിവിന് വിഷയമാകുന്നു. അറിവിന് വിഷയമാകുമ്പോൾ എന്താണ് വിഷയം എന്നുള്ള നിലയ്ക്ക്? അത് സ്ഥൂലമായ വസ്തുക്കളെ പോലെ തന്നെ അതും ഒരു വിഷയമാണ്. ആകാശത്ത് നമുക്ക് ബോധമെന്ന് പറയാൻ പറ്റത്തില്ല. അത് പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്, പ്രപഞ്ചത്തിന്റെ ആധാരമായി ഇരിക്കുന്നു, പ്രപഞ്ചഭാഗമായി നിൽക്കുന്നു. അതുകൊണ്ടത് ബോധമല്ല. പക്ഷെ ബോധത്തെ ചിലപ്പോൾ ആകാശമെന്ന് പറയാറുണ്ട്. ആകാശത്തെ ബോധമെന്ന് പറയത്തില്ല. അത് പ്രത്യേകം മനസ്സിലാക്കും. പക്ഷെ ബോധത്തെ ആകാശമെന്ന് പറയാം. എന്തുകൊണ്ട്? ഈ സമാനതകൾ ഉള്ളതുകൊണ്ട്. ആകാശം സർവത്തിനും ഇടം കൊടുക്കുന്നു, ബോധവും അതുപോലെ സർവത്തിനും ഇടം കൊടുക്കുന്നു. ആകാശത്തെ പോലെ ബോധം സർവത്തിനും ഇടം കൊടുക്കുന്നതുകൊണ്ട് ബോധത്തെ ആകാശം എന്ന് പറയും. ബോധാകാശം, ചിതാകാശം എന്നെല്ലാം പറയുന്നത് കൊണ്ടാണ്. അതിന് സമാനതയുള്ളത് കൊണ്ടാണ്. ഈ ബോധത്തെക്കുറിച്ച് മനുഷ്യന് സങ്കല്പിക്കാവുന്നതിന്റെ പരമാവധി, അബോധത്തിന്റെ സ്വരൂപത്തെ ഒരുവൻ അറിയാൻ ശ്രമിച്ചാൽ അതിന്റെ പരമാവധി അവൻ ചെന്നെത്തുന്നത് ആകാശം വരെയാണ്. അതുകൊണ്ട് അവൻ ആകാശം പോലെ എന്ന് പറഞ്ഞവിടെ നിർത്തിയാണ്. ആകാശം ബോധം തമ്മിൽ ഒരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബോധം സ്വയം ചൈതന്യ രൂപമായിരിക്കുന്നു, ആകാശം സ്വയം ജഡമായിരിക്കുന്നു. അതാണ് അതിന്റെ വ്യത്യാസം. അതുകൊണ്ട് ബോധത്തെ ആകാശത്തോടുകൂടി ഉപമിക്കുന്നു. ആകാശം പോലെ ബോധം ഒന്നിനോടും സംബന്ധമില്ലാതിരിക്കുന്നു. അതെങ്ങനെ സംബന്ധമില്ലാതിരിക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുപോലെ സർവത്ര അവസ്ഥിതോ ദേഹേ, സർവത്ര അവസ്ഥിതനായിരിക്കുന്ന ഈ ആത്മാവ് ആകാശം പോലെ, അതിന്റെ അതില്ലാത്ത ഒരു അണുപോലുണ്ട്. തഥാ ആത്മാനോപലിപ്യതേ, ആകാശത്തിന് ഒന്നിനോടും ബന്ധമില്ല. ഒന്നിന്റെയും ഗുണദോഷങ്ങൾ ആകാശത്തിനെ ബാധിക്കുന്നില്ല എന്നർത്ഥം. ആത്മാവിനെ കുറിച്ച് പറയുമല്ലോ, അത് അഗ്നിക്ക് അതിനെ ദഹിപ്പിക്കാൻ കഴിയില്ല, ജലത്തിന് കുതിർക്കാൻ കഴിയില്ല എന്ന് പറയും. ആകാശത്തിനും അതെല്ലാം യോജിക്കുന്നു. വായുവിനെ വരട്ടാൻ കഴിയുന്നില്ല, അഗ്നിക്കതിനെ ദഹിപ്പിക്കാൻ കഴിയുന്നില്ല. അഗ്നിക്ക് വായുവിനെ വരെ ദഹിപ്പിക്കാം, ആകാശത്തിന് അതിനെ സ്പർശിക്കാനൊക്കെ. എന്തുകൊണ്ട്? ആകാശം ആണ് അതിനെ നിലനിർത്തുന്ന അഗ്നി. പിന്നെ അഗ്നിക്ക് എങ്ങനെ ആകാശത്തെ നശിപ്പിക്കാൻ കഴിയും? ആകാശവും ചിന്തിച്ചു ചെല്ലുമ്പോൾ അതും അനുരൂപജനീയമായി തീരുന്ന ഒന്നാണ്. കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയത്തില്ല. ഒരവകാശം എന്നുള്ളത് കവിഞ്ഞ ആകാശത്തെക്കുറിച്ച് യാതൊന്നും ചിന്തിക്കാൻ സാധ്യമല്ല. ആ സർവത്ര സ്ഥിതമാണ്, ആ ആകാശത്തെയും ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ് അറിവ് അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്നത്. ആകാശത്തിന് ആധാരമാണ് ബോധം. അതങ്ങനെ പറയുന്നു, അത് വിഷയമാകുന്നു. ബോധത്തിന് വിഷയമാണ് ആകാശം. ബോധം ആകാശത്തെ ഗ്രഹിക്കുന്നു. ബോധമാണ് പറയുന്നത് ആകാശം ഇടം കൊടുക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നു. ഭൗതികമായ ആകാശത്തിന്റെ സ്വഭാവം തന്നെ ഈ ബോധത്തിനും വന്നിരിക്കുന്നു. ഭൗതികമായ ആകാശം പ്രപഞ്ചത്തിന് സർവഘടകങ്ങൾക്കും ഇടം നൽകുമ്പോൾ ബോധം ആകാശം ഉൾപ്പെടെയുള്ള സർവത്തിന് ഇടം നൽകുന്നു. ബോധം ആകാശത്തിന് കൂടി ഇടം നൽകുന്നു. ആകാശവും ബോധത്തിന് നിൽക്കുന്നു. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? സർവത്തിനും ഇടം കൊടുക്കുന്ന ഈ ആകാശത്തിന് ഒന്നുമായിട്ട് സംബന്ധമില്ലെങ്കിൽ ആകാശത്തിന് കൂടി ഇടം കൊടുക്കുന്ന ഈ ചൈതന്യത്തിന് എങ്ങനെ ആകാശവുമായി സംബന്ധം വരും? ആ ചൈതന്യത്തിനും ആകാശം ഉൾപ്പെടെയുള്ള ഒരു പ്രപഞ്ച ഘടകവുമായി ഒരു സംബന്ധമില്ല. അപ്പോ ഈ ജീവന്റെ പരമാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ഈ ആകാശത്തെ പോലെ സർവത്തെയും ധരിച്ചു നിൽക്കുന്ന ആ ബോധസ്വരൂപമാണ്. അതാണ് ജീവന്റെ സ്വരൂപം. അത് ആകാശത്തെ പോലെ സർവത്തെയും ഉൾക്കൊണ്ട് നിൽക്കുന്നു. ആ ബോധത്തിൽ സർവപ്രപഞ്ച ഘടകങ്ങളും സ്ഫുരിക്കുന്നു. മറിച്ച് സർവപ്രപഞ്ച ഘടകങ്ങളിലൂടെയും ആ ബോധം സ്ഫുരിക്കുന്നു. എല്ലാ തരത്തിലും പറയാം. അതുകൊണ്ട് ആകാശത്ത് കൂടി ഉൾക്കൊണ്ട് നിൽക്കുന്നതായതുകൊണ്ട് അതിന് ഒന്നുമായിട്ട് ഒരു സംബന്ധമുണ്ട്. അപ്പോൾ കർമ്മം ചെയ്യുന്നു, ജീവഭാവത്തിലത് കർമ്മത്തിന്റെ ഫലങ്ങളെ അനുഭവിക്കുന്നു. ജീവഭാവത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതിനെല്ലാം ആധാരമായി ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നു ബോധം. അതാണ് അതിനെ സ്പർശിക്കുന്നില്ല എന്ന് പറയും. ഈ ആകാശത്തിൽ വളരെ ബൃഹത്തായ കർമ്മങ്ങൾ നടക്കുന്നു. ഗോളങ്ങൾ ചലിക്കുന്നു. ആ ഗോളങ്ങൾക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള ജനങ്ങൾ കർമ്മം നിരന്തരം നടക്കുന്നു. ഈ നിരന്തരം കർമ്മങ്ങൾ നടക്കുമ്പോഴും നമുക്കൊന്നറിയാം, എന്താണ്? ഇതെല്ലാം അവിടെ നടക്കുന്നു, ഗോളങ്ങൾ നടക്കുന്നു, ഇതൊന്നും ആകാശത്തിൽ സംഭവിക്കുന്നില്ല. നിശ്ചലമായിരിക്കുന്ന ആകാശമാണ് ഈ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്നത്. ആകാശത്തിൽ ഒരു ചലനവും നടക്കുന്നതായിട്ട് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം അത് കേവലം അവകാശം മാത്രമാണ്, ഇടം മാത്രമാണ്. അഗ്നിയിലും വായുവിനും ജലത്തിലും ഭൂമിയിലും എല്ലാം കർമ്മം നടക്കും. ആ കർമ്മങ്ങളാണ് പ്രപഞ്ചത്തിൽ ആകമാനം കാണുന്ന കർമ്മം. പക്ഷെ അത് ആകാശത്തിൽ കാണുന്നില്ല. ആകാശത്തിൽ ഒരു കർമ്മവും ഇതുവരെ ആരും കണ്ടിട്ടില്ല. നിശ്ചലമായി തന്നെ ഇരിക്കുന്നു. കർമ്മമില്ലാത്തതുകൊണ്ടാണ് അതിന് നിശ്ചലമെന്ന് ഇരിക്കുന്നത്. പക്ഷെ അത് സർവകർമ്മത്തിനും ഇടം കൊടുക്കുന്നു. അല്ലെങ്കിൽ ആകാശത്തിന്റെ സാന്നിധ്യത്തിൽ സർവകർമ്മങ്ങളും നടക്കുന്നു. ആകാശ സാന്നിധ്യം കൂടാതെ കർമ്മങ്ങൾ നടക്കുന്നത് നമുക്ക് സങ്കല്പിക്കാനേ വയ്യ. നമ്മുടെ ചിന്ത അവിടെ എത്തിച്ചേരത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ആകാശം ഉൾപ്പെടെയുള്ള സർവത്തെയും ഉൾക്കൊള്ളുന്ന ബോധം, ആ ബോധത്തിന്റെ സാന്നിധ്യത്തിനും ഈ കർമ്മങ്ങൾ നടക്കാം. ബോധത്തിന് അതുമായി എന്തെങ്കിലും ബന്ധം വേണമെന്നില്ല. അതാണ് പരമാർത്ഥം. അതിനിന്ന് ഉപലിപ്യതേ, ഒരു തരത്തിലുള്ള സംബന്ധവും അവിടെയില്ല. സർവത്ര അവസ്ഥിത പരമാത്മാവ് സർവത്ര അവസ്ഥിതനായി. ബോധം എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ധരിച്ചു കളയരുത്. നമ്മളീ അറിയുന്ന അറിവിനെയാണ് ഇവിടെ പറയുന്നത്. അതിനല്ല പറയുന്നത്. ആ അറിവുണ്ടായി നശിക്കുന്നു. അതിന്റെ പരിണാമം നമുക്ക് സിദ്ധമാണ്. ഇവിടെ പറയുന്ന ബോധം എന്ന് വിളിക്കുന്ന എന്തിനാണ്? പരമാത്മാ. അതാണ് അത്. നമ്മുടെ ഉള്ളിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബോധമല്ല. ബോധമുണ്ടാകുകയും ബോധം കെടുകയും ചെയ്യുന്ന ബോധത്തെ അല്ല ഇവിടെ പറയുന്നു. അതാണ് ആത്മാവെന്ന് ധരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാര്യം വളരെ എളുപ്പമാണ്. അതല്ല ഇവിടെ. എന്താണോ സച്ചിദാനന്ദം എന്ന് പറയുന്നതാണ്. സച്ചിദാനന്ദത്തിൽ പറയുന്നുണ്ട് ചിത് ബോധം. അത് ഈ ത്രിപുടി രൂപത്തിലുള്ള ബോധമല്ല. അതാണ് പരമാത്മാവെന്ന് ധരിച്ചു കളയൽ. അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അത് അതിന്റെ ഒരു സ്ഫുരണം മാത്രം, ഒരു സ്ഫുലിംഗം മാത്രം. അഗ്നിയിൽ നിന്നെങ്ങനെയാണോ തീപ്പൊരികൾ, അതുപോലെ ഈ ബോധം സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. സർവവും പരമാത്മാവാണെന്നുള്ള അർത്ഥത്തിൽ അതും പരമാത്മാവ് തന്നെ. പക്ഷെ സർവാധാരമായിരിക്കുന്ന പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ ഈ കാണുന്ന സ്ഫുലിംഗങ്ങളല്ല പരമാത്മാവ്. ഈ സ്ഫുലിംഗങ്ങൾക്കും സ്ഫൂർത്തി നൽകുന്നു. ഇതിനും ആധാരമായി വർത്തിക്കുന്ന ചൈതന്യത്തെയാണ് പറയുന്നത്. അത് അപരിണാമിയാണ്. ഇത് പരിണമിക്കുന്നതുമാണ് ബോധം. നിരന്തരം നമ്മൾ പറയുന്നു, കേൾക്കുന്നു, നമ്മുടെ ബോധം സദാ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ പല പല അറിവുകൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരുന്നു പോകുന്നു. ഇതല്ല പരമാത്മാവെന്ന് പറയുന്നത്. പരമാത്മാവെന്ന് പറഞ്ഞാൽ അത് വലിയൊരു തമാശയായി. ജ്ഞാനമാണ് അറിവാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് നമുക്ക് പരിചയമുള്ള ജ്ഞാനമാണ്. ഇതാണോ ആത്മാവ്? ഇതാണോ സാക്ഷാത്കരിക്കേണ്ടതെന്ന് നമ്മൾ ചോദിച്ചു. ഒരിക്കലും അല്ല. അതാണ് അതിനെ നിരുപാധികം എന്നെല്ലാം വിശേഷിപ്പിക്കുന്നു. ഇതിലൂടെ എത്തിച്ചേരേണ്ടതാണ്. ഇത് അതിന്റെ കേവലം സൂചകങ്ങളാണ്. ഇത് സർവത്ര അവസ്ഥിതമല്ല. എനിക്കറിയാം എന്റെ ബോധം, എന്റെ അറിവ് എന്റെ ഉള്ളിലേ ഉള്ളൂ, മറ്റൊരുവിന് കാണുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ പരമാത്മാവാകും? എന്റെ അറിവിൽ എന്നെ ഉണ്ടായി നശിക്കുന്നു. ഞാൻ ഇരിക്കാൻ നശിക്കും, എന്നോടൊപ്പം നശിക്കും. അത് പരമാത്മാവല്ല. അതെല്ലാം എന്താണ്? കേവലം അതിന്റെ ചില സ്ഫുരണങ്ങളാണ്, അതിന്റെ വിസ്ഫുലിംഗങ്ങളാണ്. അതിന് ആ സ്ഫൂർത്തിയെ കൊടുക്കുന്നത്, അതിന് ജീവത്വത്തെ പ്രദാനം ചെയ്യുന്നതാണ് പരമാത്മബോധം. അത് എന്നിൽ മാത്രം ഇരിക്കുന്നതല്ല, സർവത്ര അവസ്ഥിത ദേഹേ, സർവദേഹങ്ങളിലും അവൻ സ്ഥിതി ചെയ്യുന്നു. ശുദ്ധാത്മാ അങ്ങനെ സ്ഥിതി ചെയ്താലും എന്താണ്? അവൻ നൗകലിപ്യത, അതിനൊന്നുമായിട്ടും ബന്ധമില്ല. ആ തത്വത്തെ പ്രാപിച്ചു നിൽക്കുന്നവർ അവരാണ് തത്വജ്ഞാനികൾ. അവർക്കാണ് നേരത്തെ പറഞ്ഞ കർമാഭാവവും മോക്ഷവും ഇല്ല. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. യഥാ എപ്രകാരമാണോ സർവഗതം ആകാശം, സർവവ്യാപിയായിരിക്കുന്ന ആകാശം സൗഷ്മ്യാത് സൂക്ഷ്മമായതുകൊണ്ട് നപുലപ്യത ഒന്നിനോടും ബന്ധപ്പെടാതിരിക്കുന്നത് തഥാ അതുപോലെ തന്നെ ദേഹി സർവത്ര അവസ്ഥിത ആത്മാ സർവത്ര സ്ഥിതനായിരിക്കുന്ന ആത്മാവ് ദേഹി ഈ ദേഹത്തിൽ നപുലഭ്യത ഒന്നിനോടും ബന്ധപ്പെടുന്നില്ല. യഥാ സർവഗതം സൗഷ്മ്യാത് ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാ നോപലിപ്യതേ യഥാ പ്രകാശയത്യേകഃ പ്രശ്നം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രേ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. കിഞ്ചയതേതി യഥാ പ്രകാശേതി ഔഭാസേതി ഏക കൃഷ്ണം ലോകം ഇമം രവി സവിത ആദിത്യ തഥാ തദ്വത് മഹാഭൂതാദി ധൃത്യന്തം ക്ഷേത്രം ഏക സൻ പ്രകാശേതി കഹ ക്ഷേത്രീ പരമാത്മാ ഇത്യർത്ഥ. ആത്മാവിന്റെ രണ്ട് വിശേഷതകളെ കുറിച്ചാണ് ഈ രണ്ട് പദ്യത്തിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നെന്താണ്? ആത്മാവ് ആകാശം ഉൾപ്പെടെയുള്ള സർവത്തിനും ഇടം നൽകുന്നു. ആകാശം ഉൾപ്പെടെയുള്ള സർവ പദാർത്ഥങ്ങളെയും തന്നെ നിലനിർത്തുന്നു. അതാണ് ആത്മാവിന്റെ ഒരു സവിശേഷത. തന്നിൽ അത് ഉൾക്കൊള്ളുന്നു. മറ്റൊന്നെന്താണ്? ആകാശം സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നു. പക്ഷെ ആകാശത്തിന് വസ്തുക്കളെ സ്ഫുരിപ്പിക്കുന്നതിനുള്ള ശേഷിയില്ല, അങ്ങനെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ശേഷിയില്ല. എന്തുകൊണ്ടത്? ജഡപരിണാമമാണ്, പ്രകൃതിയുടെ പരിണാമമാണ് ആകാശം. അതുകൊണ്ട് കേവലമായ ആകാശത്തിന് വസ്തുക്കളെ ഉൾക്കൊള്ളാൻ പറ്റും, പക്ഷെ പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു ജീവശരീരത്തിലിരുന്നു കൊണ്ട് ആരോ ഒരാൾ പറയുന്നുണ്ട്, എന്താണ് പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നു, പ്രപഞ്ച അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അത് ആ ശരീരത്തിൽ ജീവസാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. ആ ശരീരം മൃതമായെന്നിരിക്കട്ടെ, പിന്നെ അതിൻ്റെ അകത്തിരുന്നുകൊണ്ടൊരു ജീവൻ ഇതൊന്നും പറയാൻ കഴിയുന്നില്ല, വേദാന്തം ഉപദേശിക്കാൻ കഴിയുന്നില്ല, പരമാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? നമ്മുടെ ജീവസാന്നിധ്യമില്ല. അപ്പൊ ജീവസാന്നിധ്യം ഉള്ളിടത്തെ പ്രകാശമുള്ളൂ, ബോധമുള്ളൂ. ജീവസാന്നിധ്യം നഷ്ടപ്പെടുന്നിടത്തോ പിന്നീട് ഈ ബോധം ഉള്ളതായി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല, നമ്മിലോ മറ്റുള്ളവരിലോ അഭിനയിക്കാൻ അത് അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പൊ പ്രകാശിപ്പിക്കുക എന്ന് വെച്ചാൽ ബോധിപ്പിക്കുക എന്നാണ്. പ്രകാശിക്കുക എന്ന് വെച്ചാൽ ബോധിക്കുക, അറിയുക. ഇത് ജീവന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. ജീവന് മാത്രം കഴിയുക എന്ന് നമ്മൾ എന്തുകൊണ്ട് പറയുന്നു? എന്നുവെച്ചാൽ പരമാത്മാവിന് മാത്രം കഴിയുന്ന ഒന്നാണ്. പരമാത്മാവിനെ അതിന്റെ തനതായ രൂപത്തിൽ നമുക്കറിയാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? അത് ജീവന് മാത്രം കഴിയുന്ന ഒന്നാണ് എന്നാണ്. കാരണം ചില ജോലിക്ക് മരിച്ചു കഴിഞ്ഞാൽ സർവവ്യാപിയായ പരമാത്മാവ് അവിടെ ഇല്ലേ, ആ പരമാത്മാവ് അറിയുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പരമാത്മാവിനെ കണ്ട് നേരിട്ട് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കിപ്പോ ജീവനോടെ ചോദിക്കാൻ പറ്റും, ജീവന്റെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ജീവഭാവം ഉള്ളിടത്ത് മാത്രമേ പ്രകാശിക്കുക, അതായത് അറിയുക, പ്രകാശിപ്പിക്കുക, അതായത് അറിയിപ്പിക്കുക, ഈ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. അത് ആകാശത്തിന് കഴിയാത്ത കാര്യമാണ്. ആകാശത്തിന് ഒന്ന് മാത്രമേ പറ്റൂ, എന്താണ്? എല്ലാത്തിനും ഉൾക്കൊള്ളുക, എല്ലാത്തിനും ഇടം കൊടുക്കുക. അപ്പൊ മൃതശരീരത്തിൽ എന്താണ്? ആ ജീവസാന്നിധ്യം ഇല്ലാതുകൊണ്ട് അതിന് വിഷയാനുഭവം ഉണ്ടാകുന്നില്ല. ആ ജീവൻ എങ്ങനെ ഈ സിദ്ധി കൈവന്നു വിഷയാനുഭവം എന്നുള്ള സിദ്ധി. അതിനാണ് സമാധാനം പറയുന്നത്, അത് പരമാർത്ഥത്തിൽ പരമാത്മസ്വരൂപനായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ സിദ്ധി കൈവന്നത്. അവനത് അറിയുന്നില്ലെങ്കിലും പരമാർത്ഥത്തിൽ എന്താണ്, സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനാണ് അവൻ. അപ്പോ ഭഗവാൻ എങ്ങനെയാണ്, സർവജ്ഞനാണ്, സർവത്തെ അറിയുന്നവനാണ് ഭഗവാൻ. അപ്പൊ സർവത്തെ അറിയുന്നവനായ ആ ഭഗവാന്റെ അംശം പോലെയാണ് അവനോരോ ശരീരത്തിലും ഈ ജീവൻ പ്രകടമാകുന്നത്. ആ പരമാത്മാവിന്റെ അംശം പോലെ, അംശം എന്നല്ല പറഞ്ഞത്, അംശം പോലെ അത് പ്രകടമാകും. അപ്പൊ പരമാത്മാവിന്റെ സ്വഭാവം തന്നെ എന്താണ്, അത് സർവജ്ഞനാണ്. അപ്പൊ അംശം പോലെ പ്രകടമാകുമ്പോൾ എന്തോരം ആ സർവജ്ഞതയുടെ ഒരു അംശം അവന് കിട്ടും, അതാണ് അല്പജ്ഞത. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, അവൻ അല്പം അറിയുന്നു. എന്തായാലും അറിവ് എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനിൽ മാത്രമേ ഉള്ളൂ. അറിവ് മാത്രമല്ല, അറിവും ഉണ്മയും ആനന്ദവും, അതിന്റെ എല്ലാം ലേശം ഈ പരിമിതനായിരിക്കുന്ന ജീവനിലൂടെയും പ്രകടമാകുന്നു. അത് ആകാശത്തിലത് സാധ്യമല്ല, കേവലമായ ആകാശത്തിന് സാധ്യമല്ല. ഇനി കേവലമായ ഈ ആകാശത്തിനും ഒരു ചൈതന്യ ആധാരത്തെ കൽപ്പിച്ചാൽ ആ ചൈതന്യത്തിൽ ഇത് സംഭവിക്കും. അങ്ങനെയാണ് സമഷ്ടി ചൈതന്യം എന്ന് നമ്മൾ പറയും. ഹിരണ്യഗർഭനെന്നും മറ്റും പറയുന്നതാണ്. ഹിരണ്യഗർഭനും മറ്റും എന്ത് ചെയ്യുന്നു, എങ്ങനെയാണോ ഈ ജീവൻ വളരെ പരിച്ഛിന്നമായ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം തുടങ്ങിയ ഉപാധിയാക്കിക്കൊണ്ട് അല്പജ്ഞനായിരിക്കുന്നത്, ഹിരണ്യഗർഭനും മറ്റും എന്ത് ചെയ്യുന്നു, സമഷ്ടിയായിരിക്കുന്ന ആകാശം പോലെയുള്ള സർവവ്യാപകമായിരിക്കുന്ന ഉപാധികളെ, കാലം, ദേശം, ഇതിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് സർവജ്ഞനായിരിക്കുന്നു ജീവനെ അപേക്ഷിച്ച്. അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ രണ്ടിടത്തും എന്ത് വരുന്നു, സർവാന്തര്യാമിയായ പരമാത്മാവ് സ്ഥിതി ചെയ്തുകൊണ്ട് പ്രകാശിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അത് അല്പമാത്രമായിട്ടെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതിന് ദൃഷ്ടാന്തമായിട്ടാണ് സൂര്യനെ പറയുന്നത്, യഥാ പ്രകാശേതി അവഭാസേതി, പ്രകാശിപ്പിക്കുന്നു. ആര്, ഏകഹ, ഏകനായിരിക്കുന്ന ആ സൂര്യൻ, അവൻ ഏകനായിരുന്നുകൊണ്ട് തന്നെ പ്രകാശിപ്പിക്കുന്നു എന്നർത്ഥം. കൃഷ്ണം ലോകമിമം, ഈ ലോകത്തെ മുഴുവനും. ഈ ലോകം എന്ന് പറയുമ്പോൾ ചില ചോദിക്കും, നമ്മളീ കാണുന്ന ലോകത്തെയാ പറയും, നമ്മളെ അനുഭവ ജീവൻ അനുഭവവേദ്യമായിരിക്കുന്ന ഈ ലോകം, പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്ന ഈ ലോകത്തെ, സൂര്യന്റെ പ്രകാശം എല്ലായിടത്തും എത്തുന്നുണ്ടോ എന്ന് ഒന്ന് സയൻസ് പഠിച്ചവർ ചോദിക്കും. ഇവിടെ അതല്ല പറയാനും പഠിപ്പിക്കാനും ഉദ്ദേശിക്കുന്നത്. മനുഷ്യന്താണ്, ഏകനായിരിക്കുന്ന ഒരു ജ്യോതിസ്, സ്വയം പ്രകാശിക്കുന്നു, മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നു. സ്വയം പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം ജ്വലിക്കുന്നു, എന്നിട്ട് മറ്റുള്ളവയ്ക്ക് പ്രകാശത്തെ പകർന്നു കൊടുക്കുന്നു. ഇരുളിനെ നീക്കി മറ്റുള്ളതിനും പ്രകാശത്തെ അത് കൊടുക്കുന്നു. തന്നെ നിന്ന് ദൂരെ ഇരിക്കുന്ന വസ്തുക്കളിൽ ആ പ്രകാശത്തെ പരത്തുന്നു. അത്രമാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഉപമ ദൃഷ്ടാന്തം, അത്രമാത്രം എടുത്താൽ മതി. സവിത ആദിത്യ, ആദിത്യനിത് ചെയ്യുന്നു. ആദിത്യനെ പ്രത്യേകിച്ച് എടുക്കുന്ന എന്തുകൊണ്ട്, ആദിത്യൻ അല്ലെങ്കിൽ ആദിത്യനെ പോലെയുള്ള തൈജസമായ വസ്തുക്കൾ ഒഴികെ ബാക്കി ഒന്നിന് ഈ ശേഷി. പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, പഞ്ചഭൂതങ്ങളിൽ ഒരു ഭൂതത്തിന് മാത്രമേ ഉള്ളൂ ഈ ശേഷി, ബാക്കി നാലിനും ഈ ശേഷിയില്ല. ബാക്കി നാലും കേവല ജഡങ്ങളാണ്, തേജസ് ഇല്ലാത്തവയാണ്, തേജസ് അവയിലൊന്നുമില്ല. അപ്പൊ തേജസ്സുള്ള ഈ ആദിത്യൻ എങ്ങനെയാണോ സ്വയം ജ്വലിക്കുകയും മറ്റുള്ളവയെ ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു, പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നത്, തഥാ അതുപോലെ തദ്വത് മഹാഭൂതാദിധൃത്യന്തം ക്ഷേത്രം ഏകഹസൻ പ്രകാശിതി മഹാഭൂതാന്യഹങ്കാരു ബുദ്ധിരഭ്യക്തമേവച എന്ന് നേരത്തെ പറഞ്ഞു പ്രകൃതിയെക്കുറിച്ച്. ധൃതി വരെയുള്ള എന്നുവെച്ചാൽ സ്ഥൂല സൂക്ഷ്മ കാരണ രൂപത്തിലിരിക്കുന്ന ഈ സർവത്തെയും ഏകദശൻ പ്രകാശിതി, ഒരുവൻ പ്രകാശിപ്പിക്കുന്നു. ഇവിടെ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ പ്രകാശിപ്പിക്കുന്നു, പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ അർത്ഥം, വേറെ അർത്ഥമില്ല. എന്നുവെച്ചാൽ അത് തൈജസ സ്വരൂപനായിരുന്നുകൊണ്ട് അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്നു, ആണ് സൂര്യന്റെ പ്രവൃത്തി. ഇവിടെ പറയുന്ന എന്താണോ ക്ഷേത്രി പ്രകാശിതി എന്നാണ്, ക്ഷേത്ര പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ അറിയുന്നു എന്നർത്ഥം. സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അത് ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുന്നു എന്നാണ്. ക്ഷേത്രി പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അറിയുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ ക്ഷേത്രിക്ക് അറിയണമെങ്കിൽ ചില പ്രത്യേക അറിവുകൾക്ക് ഈ സവിതാവിന്റെ പ്രകാശത്തെ അവലംബിക്കേണ്ടി വരുന്നു. എങ്ങനെ? ചക്ഷുരേന്ദ്രിയത്തിലൂടെ ക്ഷേത്രി ഒരു വിഷയത്തെ അറിയുമ്പോൾ, അവിടെ അന്ധകാരമാണെങ്കിൽ ഇന്ദ്രിയം കൊണ്ടറിയാൻ കഴിയത്തില്ല, ആ ഒരു അംശത്തിൽ മാത്രം എന്ത് ചെയ്യുന്നു, ആ ഇരുളിനെ ഈ തേജസ് ഇല്ലാതാകുമ്പോൾ ക്ഷേത്രി അല്ലെങ്കിൽ ജീവൻ ആ വസ്തുവിനെ അറിയുന്നു ചക്ഷുരേന്ദ്രിയത്തിന്റെ സഹായത്തിലൂടെ. ചക്ഷുരേന്ദ്രിയത്തിന്റെ സഹായത്തിലൂടെ ജീവന് അന്ധകാരത്തിലിരിക്കുന്ന വസ്തുവിനെ അറിയുന്നതിന് സഹായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ സൂര്യൻ അല്ലെങ്കിൽ പ്രകാശം. അതിൽ കൂടുതൽ പ്രകാശത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രകാശത്തിന്, ഉഷ്ണത്തിനല്ല പ്രകാശത്തിന്റെ കാര്യം പറയണം. ഉഷ്ണത്തെ എടുക്കുമ്പോൾ അത് വേറെ വിഷയമാണ്. പ്രകാശത്തിന് ഇത്ര മാത്രമേ കഴിയുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിന് ജഡം എന്ന് പറയുന്നത്. അപ്പൊ ജീവന്റെ സാന്നിധ്യത്തിൽ മാത്രമേ പ്രകാശത്തിന് വസ്തുക്കളെ പ്രകാശിപ്പിക്കാൻ കഴിയത്തുള്ളൂ. മൃതശരീരത്തിന്റെ മുമ്പിലും പ്രകാശം പതിച്ചു വന്നിരിക്കട്ടെ, അവിടെ ജീവൻ ഒന്നിനെയും പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പൊ ജീവന്റെ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ അറിവാണ്. അത് സൂര്യനെ പോലെ പ്രവർത്തിപ്പിക്കുന്നു. എന്താണ് രണ്ടും തമ്മിലുള്ള സാമ്യത? സൂര്യജ്യോതിസ് അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യും. എന്നിട്ട് ജീവന് വസ്തുവിനെ അറിയുന്നതിന്, പ്രത്യക്ഷമായി അറിയുന്നതിന് അല്ലെങ്കിൽ ചക്ഷുരേന്ദ്രിയത്തിലൂടെ അറിയുന്നതിന് അവസരമൊരുക്കുന്നു. ജീവപ്രകാശമാണെങ്കിലോ അത് ഭൗതികമായ ബാഹ്യമായ നിഴലിനെ അല്ലെങ്കിൽ ഇരുളിനെ അല്ല മാറ്റുന്നു, മറിച്ച് അറിവിന് തടസ്സമായിരിക്കുന്നു, എന്തോ അതിനെ മാറ്റുന്നു. പ്രകാശം പോലെ ഒരു പ്രവൃത്തി അത് ചെയ്യുന്നു. പ്രകാശം ഇരുട്ടിനെ മാറ്റുന്നു, അറിവ് അറിവില്ലായ്മയെ മാറ്റുന്നു. രണ്ടും തമ്മിൽ പ്രവൃത്തിയിൽ സാദൃശ്യമുള്ളത് കൊണ്ടാണ് അറിവിനെ പ്രകാശം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അറിവ് പ്രകാശമല്ല, പ്രകാശത്തിന്റെ ധർമ്മങ്ങളും അറിവില്ല, പക്ഷെ സമാനതയുണ്ട്. അറിവ് അറിവില്ലായ്മയെ നീക്കം ചെയ്യുന്നു, പ്രകാശം ഇരുട്ടിനെ നീക്കം ചെയ്യുന്നു. അതാണ് അതുപോലെ എന്ന് പറയുന്നത്. തഥാ അതുപോലെ സൂര്യന്റെ പ്രവൃത്തിയെപ്പോലെ പ്രകാശേരി ഏകഹ ഏകനായിരിക്കുന്ന ഈ ജീവൻ അല്ലെങ്കിൽ ശരീരസ്ഥിതനായിരിക്കുന്ന പരമാത്മാവ് ക്ഷേത്രം പ്രകാശേരി, ക്ഷേത്രത്തെ ശരീരത്തെ ശരീരം ഉൾപ്പെടെയുള്ള ബാഹ്യപ്രപഞ്ചത്തെയെല്ലാം പ്രകാശിപ്പിക്കുന്നു എന്ന് വെച്ചാൽ അറിയുന്നു, അറിവില്ലായ്മയെ നീക്കി അറിയുന്നു. കഹാര് ക്ഷേത്രി, ക്ഷേത്രി ആരാണ്? വാസ്തവത്തിൽ പരമാത്മാർത്ഥം പറഞ്ഞല്ലോ, സർവജ്ഞനായിരിക്കുന്ന പരമാത്മാവ് ഈ ക്ഷേത്രമാകുന്ന ഉപാധിയിലൂടെ സ്വയം അല്പജ്ഞനെപ്പോലെയായി അല്പമായ വിഷയങ്ങളെ അറിയുന്നു. ഭാരത രവി ദൃഷ്ടാന്തോ അത്ര ആത്മനോ ഉഭയാർത്ഥോ ഭവതി. ഈ സൂര്യനെ ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് ഇവിടെ രണ്ടു കാര്യങ്ങൾ സാധിക്കാം. ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് ഉഭയാർത്ഥം. രണ്ടു കാര്യങ്ങളാണ് ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഭഗവാൻ. എന്താണ് രവി ദൃഷ്ടാന്തത്തിലൂടെ? ഒന്ന്, രവിവത് സർവക്ഷേത്രേഷു ഏകയൈവ ആത്മാ അലേപകശ്ചേതി. രണ്ടു കാര്യങ്ങളെടുക്കാം, രണ്ടല്ലാത്തിൽ കൂടുതൽ കാര്യങ്ങളും എടുക്കാം. ഇവിടെ മുഖ്യമായ രണ്ട് കാര്യങ്ങളെ ഭാഷ്യകാരൻ എടുത്തു പറയുന്നു എന്നേ ഉള്ളൂ. ഒരുപാട് സമാനതകൾ, വിശേഷതകൾ സൂര്യ ദൃഷ്ടാന്തത്തിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റും. ഒന്നെന്താണ്? രവിവത് സർവക്ഷേത്രേഷു ഏകയൈവ. സൂര്യന്റെ പ്രകാശം എവിടെയെല്ലാം എത്തിച്ചേർന്നാലും ശരി, ഏതെല്ലാം കോണുകളിൽ അത് എത്തിച്ചേർന്നാലും അവിടെയെല്ലാം സൂര്യൻ ഒന്നേ ഉള്ളൂ. അതുപോലെ പരമാത്മ പ്രകാശം, അറിവ്, ബോധം എത്ര ശരീരങ്ങളിലൂടെ പ്രകടമായാലും ശരി, അവിടെയെല്ലാം പരമാത്മാവ് ഒന്നേ ഉള്ളൂ. അനേക ശരീരങ്ങളിലൂടെ ആ ബോധം പ്രകടമാകുന്നുണ്ടെങ്കിലും അവിടെ പരമാത്മാവ് ഏകനാണ്. അത് ഒരു കാര്യം. ഉഭയാർത്ഥം എന്ന് പറഞ്ഞതൊന്നും. മറ്റൊന്നെന്താണ്? ആത്മാ അലേപകശ്ചേതി. സൂര്യന്റെ പ്രകാശം എവിടെ പതിച്ചാലും ആ വസ്തുവിലെ ഗുണദോഷങ്ങൾ സൂര്യനെ സ്പർശിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? കറുത്ത വസ്തുവിൽ പതിച്ചു കഴിഞ്ഞാൽ സൂര്യൻ കറുപ്പാകുന്നില്ല. വെളുത്ത വസ്തുവിൽ പതിച്ചു കഴിഞ്ഞാൽ സൂര്യൻ വെളുപ്പാകുന്നില്ല. സുഗന്ധമുള്ളതിൽ പതിച്ചാൽ സൂര്യൻ, മറ്റു വസ്തുക്കൾ അങ്ങനെയല്ല. പൃഥ്വിയപ്പ് തേജസ്സുള്ള പൃഥ്വിയപ്പ് അങ്ങനെയല്ല, വായു അങ്ങനെയല്ല. അത് മറ്റൊന്നിനോട് ചേർന്ന് കഴിഞ്ഞാൽ, എന്തെങ്കിലും സംബന്ധം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങളെല്ലാം അതിലേക്കും വരും. ഭൗമ തേജസ്സിനും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അതിന്റെ ഗുണങ്ങൾ തേജസ്സിനെ ബാധിക്കും. പക്ഷെ ആകാശത്ത് നിൽക്കുന്ന സൂര്യന് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ആകാശത്തിരിക്കുന്ന സൂര്യൻ എന്താണ്? സുഗന്ധമുള്ളതിൽ പതിച്ചാലും ദുർഗന്ധമുള്ളതിൽ പതിച്ചാലും അത് സുഗന്ധമോ ദുർഗന്ധമോ ഉള്ളതായിത്തീരുന്നില്ല. അലേപകത്വം, അലേപവാദം എന്ന് പറയുന്നതാണ്. നശിക്കുന്നതിൽ പതിച്ചാൽ അത് നശിക്കുന്നില്ല, പരിണമിക്കുന്നതിൽ പതിച്ചാൽ അത് പരിണമിക്കുന്നില്ല. അങ്ങനെ ഭൗതികമായ വ്യാപാരങ്ങൾ, വ്യവഹാരങ്ങൾ, പരിണാമങ്ങൾ, അതിനോടെല്ലാം സൂര്യന് സംബന്ധമുണ്ട്. കാരണം സൂര്യപ്രകാശം അവിടെ എല്ലാം പതിക്കുന്നു. നന്മയിലും തിന്മയിലും മാത്രമല്ല, സർവ പ്രപഞ്ച പരിണാമങ്ങളിലും അത് പതിക്കുന്നു. പക്ഷെ അതെവിടെ പതിച്ചു കഴിഞ്ഞാലും ശരി, അതൊന്നും സൂര്യന് സംഭവിക്കത്തില്ല. ഭൂമിയിലും ജലത്തിലും ഒക്കെ ആണെങ്കിൽ അതെല്ലാം സംഭവിക്കാം. സൂര്യപ്രകാശത്തിൽ അതൊന്നും സംഭവിക്കുന്നില്ല. അത് സൂര്യന്റെ ഒരു പ്രത്യേകതയാണ്, സൂര്യന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. നേരത്തെ ആകാശത്തിനെ കുറിച്ച് പറഞ്ഞു. അത് അലേപകനായി സ്ഥിതി ചെയ്യുന്നു, ഒന്നും അവനെ സ്പർശിക്കുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, ആത്മാവ് സർവവ്യാപിയാണെങ്കിൽ എന്തുകൊണ്ട് ജീവന്റെ ഗുണദോഷങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നില്ല? എന്തുകൊണ്ട് ഒരു ജീവൻ മുക്തനാകുമ്പോൾ സർവവ്യാപിയായിരിക്കുന്ന ആത്മാവ് മുക്തനായി സർവരും മുക്തനാകുന്നില്ല? എന്തുകൊണ്ട് ഒരു ബദ്ധനായപ്പോ മുക്തനായവനും വീണ്ടും ബദ്ധനാകുന്നില്ല? ആത്മാവിനെ ഏകമായി സ്വീകരിക്കുമ്പോൾ വരുന്ന ഗുണദോഷങ്ങൾ ഇതൊക്കെയാണ്. അതിന് സമാനമാണ് പറയുന്നത് രവി രവിയെ പോലെ. ആത്മാവ് സർവവ്യാപിയാണ്, സർവക്ഷേത്രങ്ങളിൽ ഇരിക്കുന്നു. ആ സർവക്ഷേത്രങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആരൊക്കെ ബന്ധനാകുന്നു, ആരൊക്കെ മുക്തനാകുന്നു, ഇതൊന്നും ആ സൂര്യനെ ബാധിക്കാത്തതുപോലെ ഇതൊന്നും ആ പരമാത്മാവിനെയും ബാധിക്കുന്നില്ല. ബന്ധ മോക്ഷ കൽപ്പനകളെല്ലാം ഉപാധികളെ ആശ്രയിച്ചിട്ടാണ്, സ്ഥൂലവും സൂക്ഷ്മവുമായ ഉപാധികളെ ആശ്രയിച്ചിട്ട് ആ പരമാത്മാവിൽ കൽപ്പിക്കുന്നതാണ്. പരമാർത്ഥത്തിൽ അവിടെ ഇതൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. അത് എന്ന് പറഞ്ഞാൽ അത് അലേപകനായി സ്ഥിതി ചെയ്യുന്നു. അത് തന്നെയാണ് കർമ്മരംഗത്ത് സംഭവിക്കുന്നത്. അത് പറയാനാണിത് വിശദീകരിക്കുന്നത്. ജീവൻ നിരന്തരം മാനസികമായും ശാരീരികമായും ഉള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും ഇതൊന്നും അവന്റെ ആ പരമാത്മഭാവത്തെ ബാധിക്കുന്നില്ല. അവന് തന്നെ പ്രകടമായിരിക്കുന്ന ജീവഭാവത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അവനു തന്നെ പ്രകടമായിരിക്കുന്ന മിഥ്യയായ ജീവഭാവം, പരമാർത്ഥത്തിൽ ഒരിക്കലും നിലനിൽക്കാത്തതായ, മൂന്ന് കാലത്തിനും നിലനിൽക്കാത്തതായ ആ ജീവഭാവത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മൂന്ന് കാലത്തിനും നിലനിൽക്കുക ഇരിക്കുക എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തിൽ നിലനിൽക്കുക. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രപഞ്ചം മൂന്ന് കാലത്തിലും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? മൂന്ന് കാലത്തിനും ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല, പരമാർത്ഥത്തിൽ നിലനിൽക്കാത്ത കാലാതീതമായ ഒരു പരമാർത്ഥമുണ്ട്. അവിടെ കാലാധീനമായ ഈ പ്രപഞ്ചത്തിന് എങ്ങനെ മൂന്ന് കാലത്തിന് നിലനിൽക്കാൻ പറ്റും? നിലനിൽക്കാൻ പറ്റത്തില്ല. അതാണ് മിഥ്യാത്വത്തിന്റെ പരമാർത്ഥത എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ബാധിക്കും? ഒരിക്കലും ബാധിക്കത്തില്ല. വാക്കുകൾ ആവർത്തിക്കുന്നതുകൊണ്ട് മാത്രം ഈ ഇതിനെക്കുറിച്ചുള്ള വ്യക്തത കൈവരത്തില്ല. ആയിരം തവണ ഒരു വാക്ക് ആവർത്തിച്ചാലും ശരി, അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ആശയം ഒരുവന്റെ ഉള്ളിൽ പതിയത്തില്ല. അത് ചിലപ്പോൾ എങ്കിലും ഒരു വാക്കുകൊണ്ടായിരിക്കും ഒരാൾക്കത് സംഭവിക്കുന്നത്. എന്നാലും മറ്റ് പോംവഴിയില്ലാത്തതുകൊണ്ട് ഈ കാര്യത്തെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, മറ്റു വാക്കുകളിലൂടെ ആവർത്തിക്കുകയാണ്. വീണ്ടും വീണ്ടും പല പല ദൃഷ്ടാന്തങ്ങൾ, ഉപമകൾ ഇവിടെ പറയുകയാണ്. ഞാൻ ഇവിടെ പറയുന്നത്, ആത്മാവ് അലേപകനായും ഇരിക്കുന്നു സർവശരീരങ്ങളിലും. യഥാ എപ്രകാരമാണോ ഏകഹരവി ഏകനായിരിക്കുന്ന സൂര്യൻ, ഇമം കൃഷ്ണം ലോകം പ്രകാശയതി, ഈ സമ്പൂർണ്ണ ലോകത്തെയും പ്രകാശിപ്പിക്കുന്നത് ഭരത അല്ലയോ അർജുന, തഥാ ക്ഷേത്രി ഈ ക്ഷേത്രി കൃഷ്ണം ക്ഷേത്രം പ്രകാശയതി, സമ്പൂർണമായ ക്ഷേത്രത്തെയും പ്രകാശിപ്പിക്കുന്നു. ഈ ഭാഗങ്ങളെല്ലാം മണിക്കൂറുകളോളം ദിവസങ്ങളോളം വ്യാഖ്യാനിച്ചാലും പൂർണ്ണമാകാത്ത ഭാഗങ്ങളാണ്. അത്രയും ഗഹനമായ ആശയങ്ങളാണ് ഈ ഭാഗങ്ങളിലുള്ളത്. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണമെന്ന് മാത്രം. യഥാ പ്രകാശയത്യേകഹ പ്രശ്നം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രി തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷ ഭൂതപ്രകൃതിമോക്ഷം ച ദേവിദുര്യാന്തി തേ പരം. Thank you.